ഒരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ്ഭഗവത്ഗീത 11-ാം അധ്യായം 37-ാം ശ്ലോകം. കസ്മാച്ച തേനന്നമീരൻ മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപ്യാദികർത്രേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദസത്തത്പരം യത്. അതസ്യ ഭഗവതോ ഹർഷാദി വിഷയത്വേ ഹേതു ദർശയതി. ഹർഷാദി വിഷയത്തിന് ഭഗവാൻ തന്നെ ഹർഷാദി വിഷയമാകുന്നു എന്നുള്ള കാരണത്തിവിടെ കാണിക്കുന്നു. ജഗത് പ്രഹർഷിത്യനുരജ്യതേ ചാമോ, ലോകം ആനന്ദിക്കുന്നു. കസ്മാത് കസ്മാത് സഹേദോ തേ തുഭ്യം നമേരൻ നമസ്കരിയോ. അങ്ങനെ എങ്ങനെ നമസ്കരിക്കാതിരിക്കും എന്നാണ്. അതെന്താ, എങ്ങനെ നമസ്കരിക്കാതിരിക്കാൻ കഴിയും? നമേരൻ നമസ്കരിയോ ഹേ മഹാത്മൻ, അല്ലയോ മഹാത്മാവേ, ഗരീയസേ ഗുരുതരായ ഏറ്റവും ഗൗരവമുള്ളവനെ, ഗുരുത്വം എന്ന് പറയുന്നത് സാധാരണ സംസ്കൃതത്തിൽ ഭാരം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഏറ്റവും വലിപ്പമുള്ളത് ഗരീയസേ, ശ്രേഷ്ഠം എന്നുള്ള അർത്ഥത്തിൽ. ഏറ്റവും ശ്രേഷ്ഠനായവനെ യഥ ബ്രഹ്മണോ ഹിരണ്യഗർഭസ്യ പ്യാദികർത്ത, ബ്രഹ്മണോ പ്യാദികർത്തെ കർത്ത കർത്രേ ചതുർത്ഥി. ബ്രഹ്മാവിനും ഹിരണ്യഗർഭനും ആദികാരണനായവനെ, കാരണം ആദികർത്ത, അഥ തസ്മാത് ആദി കർത്രേ കഥം ഏതേന നമസ്കരിക്കൂ, അങ്ങേ എങ്ങനെ നമസ്കരിക്കാതിരിക്കും? അങ്ങാണ് സർവർക്കും നമസ്കാരിയായിരിക്കുന്നത്. അതോ ഹർഷാദീനാം നമസ്കാരസ്യ ച സ്ഥാനം ത്വം അർഹോ വിഷയിത്യർത്ഥ. അതുകൊണ്ട് ഹർഷാദികൾക്കും അനുരഞ്ജനത്തിനും നമസ്കാരത്തിനും ഭയത്തിനും എല്ലാം വിഷയമായിരിക്കുന്നത് അങ്ങ് തന്നെയാണ്. അങ്ങേ സംബന്ധിച്ചാണ്, അങ്ങേ വിഷയമാക്കിയിട്ടാണ് ഈ ജീവന്മാരെല്ലാം ആനന്ദാദി വികാരങ്ങളെ പ്രാപിക്കുന്നത്. ഹേ അനന്ത ദേവേശ ജഗന്നിവാസ, ഒരാളെക്കുറിച്ച് അത്യധികമായ ബഹുമാനവും ഭയവും എല്ലാം ഉണ്ടാകുമ്പോൾ, ആളെ സംബോധന ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും സംബോധനയ്ക്ക് തന്നെ പല വാക്കുകൾ ഉപയോഗിക്കും. അത് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് പല പല പേരുകളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് സംബോധന ചെയ്യുന്നു. തമക്ഷരം തത്പരം ഏത് വേദാന്തേഷ ശ്രീതി. അങ്ങനെ തന്നെയാണ് അർജുനനിപ്പോ ഭഗവാൻ എങ്ങനെയൊക്കെ മനസ്സിലാക്കുന്നു അത് സ്വയം പറയുകയാണ്. അങ്ങനെ തന്നെയാണ് അക്ഷരപുരുഷനായിരിക്കുന്നത്. വേദത്തിനും മറ്റും അർജുനൻ അധ്യയനം ചെയ്തിട്ടുള്ളതാണ്. അതാണ് വേദാന്തേഷ ശ്രൂയതേ. വേദാധ്യയനം മറ്റും ചെയ്തപ്പോൾ ഒരു അക്ഷരപുരുഷനെ കുറിച്ച് കേട്ടു. അതാരാണെന്ന് ഇപ്പോൾ നേരിട്ട് മനസ്സിലാകുകയാണ് എനിക്കെന്നാണ്. കിം തദ് സദ സദ്വിദ്യമാനം അസസ്ത എത്ര നാസ്തീതി ബുദ്ധി തേ ഉപാധാനഭൂതേ സദസതി അക്ഷരസ്യ യദ്വാരേണ സദസത് ഇത്യുപചര്യതേ ത്വമക്ഷരം സദസത്. അങ്ങ് തന്നെയാണ് അക്ഷരപുരുഷൻ. സത്തും അസത്തും, സത്തം എന്ന് പറഞ്ഞാൽ വിദ്യമാനമുള്ളത്, അസത്തം എന്ന് പറഞ്ഞാലോ എത്ര നാസ്തീതി, നാസ്തീതി ബുദ്ധി ഇല്ലാത്തത്, ഇല്ലായ്മ. തേ ഉപാധാനഭൂതേ സദസതി യസ്യ അക്ഷരസ്യ, അത് രണ്ടും ഇതൊരു അക്ഷരപുരുഷനിലാണോ നിലനിൽക്കുന്നത്? യദ്വാരേണ സത് അസത്യുപചര്യത, ഏതെന്നിനെ ആശ്രയിച്ചിട്ടാണോ മനുഷ്യൻ ഉണ്ടെന്നും ഇല്ല എന്നും വ്യവഹരിക്കുന്നത്? മനുഷ്യന്റെ ജീവന്റെ സർവവ്യാപാരങ്ങളും സർവപ്രവർത്തനങ്ങളും സർവവ്യവഹാരങ്ങളും ഉണ്മ ഇല്ലായ്മ എന്ന് പറയുന്ന രണ്ട് ബുദ്ധിവിഷയങ്ങളെ അല്ലെങ്കിൽ അനുഭവത്തെ ആശ്രയമാക്കിയിട്ടാണ്, അതിനാശ്രയിച്ചിട്ടാണ് പ്രപഞ്ച പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അതിനാധാരമായിരിക്കുന്ന അങ്ങാണ് പരമാർത്ഥത്തിലോ പരമാർത്ഥതസ്തു സദസ്തോ പരം തത്. പരമാർത്ഥത്തിൽ അത് സത്തെന്നോ അസത്തെന്നോ വിവരിക്കാൻ വയ്യാത്തതാണ്. ഈശ്വരനെ സച്ചിദാനന്ദ സ്വരൂപൻ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അസത് ശബ്ദത്തിന്റെ വാച്യാർത്ഥമല്ല, അസത് ശബ്ദത്തിന്റെയും വാച്യാർത്ഥമല്ല. എന്താണ് സദസതോ പരം എന്നുവെച്ചാൽ അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. തത് ഏതക്ഷരം വേദവിദോ വദന്തി തത്വമേവ നാന്യതിത്യ അഭിപ്രായ. വേദവിത്തുക്കൾ ഏതെന്തിനെയാണോ അക്ഷരം എന്ന് വ്യാഖ്യാനിക്കുന്നത് അത് നീ തന്നെയാണ്, മറ്റാരുമല്ല. എന്റെ മുമ്പിൽ ഈ മായാമയ രൂപത്തോടുകൂടി നിൽക്കുന്ന അങ്ങനെ തന്നെയാണ് വേദാന്തത്തിൽ അക്ഷരം എന്ന് പറയുന്നത്. അങ്ങേ തന്നെയാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നത്. ശൂന്യവാദികളും മറ്റ് ശൂന്യം എന്ന് പറയും, അഭാവം ഇല്ലായ്മ എന്നെല്ലാം പറയുന്നു. ഇതെല്ലാം അങ്ങേ തന്നെയാണ്. ആസ്തികന്മാരെന്ന് പറയുന്നു ഈശ്വരനെ സംബന്ധിച്ച് അത് സത്യമാണ്, അതിന് അസ്തിത്വമുണ്ട് എന്ന് നിഷേധിക്കുന്നു. ഇവിടെ നിഷേധ എന്ന് അംഗീകരിക്കുന്നു. അവരുടെ അംഗീകാരത്തിന് വിഷയമായിരിക്കുന്നത് ഈശ്വരൻ തന്നെ. നാസ്തികന്മാരാണെങ്കിലോ പറയുന്നു അത് ഇല്ലാത്തതാണെന്ന് പറയുന്നു. ആസ്തികന്മാർ ഈശ്വരന് സത്തെന്ന് പേരിട്ടിരിക്കുന്നു. നാസ്തികന്മാരാണെങ്കിലോ ഈശ്വരന് അസത്തെന്ന് പേരിടും. രണ്ടുപേരും ഈശ്വരന് കൽപ്പിക്കുന്ന നാമങ്ങളാണ് ഉണ്ടെന്നും ഇല്ലെന്നുമുള്ളത്. രണ്ടുപേരും ഉണ്ട് എന്ന് സമർത്ഥിക്കുന്നതിലൂടെയും ഇല്ല എന്ന് നിഷേധിക്കുന്നതിലൂടെയും ഈശ്വരനെ തന്നെയാണ് അംഗീകരിക്കുന്നത്. പക്ഷെ നിഷേധത്തിലൂടെ ഒരു കൂട്ടർ അംഗീകരിക്കുന്നു, മറ്റൊരു കൂട്ടർ അസ്തിത്വത്തിലൂടെ അംഗീകരിക്കുന്നു. പക്ഷേ നിഷേധം പറയുമ്പോൾ അവർ എന്താണ് കരുതുന്നത്? ഈശ്വരനെ നിരാകരിക്കുന്നു എന്നാണ്. നാസ്തി എന്ന് പറഞ്ഞ് ഈശ്വരനെ നിരാകരിക്കുന്നു എന്നാണ് ധരിക്കുന്നു. പക്ഷേ ആ നിരാകരണത്തിന്റെ വിഷയം എന്താണ്? നമ്മൾക്കൊന്നിനെ നിഷേധിക്കണമെങ്കിൽ നിഷേധിക്കാനൊരു വിഷയം വേണം. നിഷേധത്തിനും വിഷയമായിരിക്കുന്നതാണ് ഈശ്വരൻ. അതുകൊണ്ട് ഈശ്വരനില്ല എന്ന് പറയുന്നത് കൊണ്ട് ഈശ്വരൻ ഒരാള് അംഗീകരിക്കുന്നില്ല എന്ന് വരുന്നില്ല. കാരണം ശ്രുതി പോലും പറയുന്ന എന്താണ്? നേരി നേരി. ശ്രുതി പോലും മുഖ്യമായി പറയുന്ന എന്താണോ, ഈശ്വരന്റെ അസ്തിത്വത്തിലൂടെയല്ല ഈശ്വരനെ സമർത്ഥിക്കുന്നു, മറിച്ച് ഈശ്വരന്റെ നാസ്തിത്വത്തിലൂടെയാണ്. ഈശ്വരൻ ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നേരി നേരി ഇതെന്ന ഇതെന്ന. ഈശ്വരനല്ല, ഈശ്വരനായിട്ട് എന്തൊക്കെ തോന്നുന്നു എന്തൊക്കെ അനുഭവപ്പെടുന്നു അതൊന്നും ഈശ്വരനല്ല എന്ന് പറയുന്നു. അങ്ങനെ അങ്ങനെ നിരാകരിച്ച് സർവനിഷേധം എത്തിച്ചേരുന്ന സ്ഥാനമാണ് ഈശ്വരൻ. അതുകൊണ്ട് ഉണ്ടെന്ന് പറയുന്നവർ കേമന്മാരോ ഇല്ലെന്ന് പറയുന്നവർ മോശക്കാരോ അല്ല പരമാർത്ഥത്തിൽ. രണ്ടുപേരും അസ്തിത്വത്തിലൂടെയും നാസ്തിത്വത്തിലൂടെയും അവർ എത്തിച്ചേരുന്നത് ഈശ്വരനിൽ തന്നെ. അതാണ് സദസത്തത്പരം. സത്തെന്നും അസത്തെന്നും നമുക്ക് പറയാം, അല്ലെങ്കിൽ അതിനപ്പുറമാണ്. അപ്പൊ സത്തെന്ന് പറയുന്നതിലോ അസത്തെന്ന് പറയുന്നതിലോ വിശേഷതയൊന്നുമില്ല. അപ്പൊ സത്തെന്ന് പറയുന്നവനും ഈശ്വരനെ കുറിച്ച് അജ്ഞനാണ്. ഈശ്വരനുണ്ടെന്ന് പറയും, ഈശ്വരന്റെ അസ്തിത്വത്തെ പറയുന്നു, അവനും ഈശ്വരനെ കുറിച്ച് അജ്ഞനാണ്. അസത്തെന്ന് പറയുന്നവനും അജ്ഞനാണ്. രണ്ടുപേരും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഒരാൾ പറയും ഞാൻ ആസ്തികനാണ്, ഞാൻ ആ നാസ്തികനേക്കാൾ ശ്രേഷ്ഠനാണെന്ന് പറയും. താത്വികമായിട്ട് വ്യത്യാസമുണ്ട് രണ്ടും തന്നെ. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്? നീ തന്നെയാണ് അക്ഷരപുരുഷനായിരിക്കുന്നത്, നിന്നെ തന്നെയാണ് ജനങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് സത്, നിന്നെ തന്നെയാണ് ജനങ്ങൾ അസത് ഇല്ല എന്ന് പറയുന്നത്. അതെല്ലാം കൊണ്ടെന്താണ്? നീ ഇതിനെല്ലാം അപ്പുറമാണ്. ഉണ്മയ്ക്കും ഇല്ലായ്മയ്ക്കും നീ അതീതനാണ്. അപ്പോൾ പരമാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഈശ്വരനുണ്ടെന്ന് വാദിക്കുകയോ സമർത്ഥിക്കുകയോ ചെയ്യുന്നതിലോ ഇല്ലെന്ന് നിഷേധിക്കുകയോ ചെയ്യുന്നതെന്നും ഈശ്വരനെ സ്പർശിക്കുന്നില്ല. ഈശ്വരൻ അതിനൊക്കെ അപ്പുറമാണ്. കസ്മാച്ച തേനെന്ന മേരൻ മഹാത്മൻ വിരീയസേ ബ്രഹ്മണോപ്യാദികർത്രേ അനന്തദേവേശ ജഗന്നിവാസ തമക്ഷരം സത് അസത് തത്പരം യത് ത്വമാദിദേവപുരുഷപുരാണ തമസ്യ വിശ്വസ്യ പരം നിധാനം ഏതാസി വേദ്യം ച പരം ച ധാമ ത്വയാ തദം വിശ്വം അനന്തരൂപ പുനരപി സ്തുതി. വീണ്ടും സ്തുതിക്കുന്നു. ഇവിടെ എന്തിനാവർത്തിച്ച് ആവർത്തിച്ച് ഒരേ കാര്യം തന്നെ പറയുന്നു. കാരണം ഇവിടെ ഇപ്പോൾ അർജുനനും ഒരു സാധാരണ ഭാവത്തിലല്ല വിശ്വരൂപ ദർശനം കണ്ട്. കഴിഞ്ഞപ്പോൾ അർജുനന്റെ ലൗകികമായ ഭാവങ്ങളെല്ലാം പോയി. നേരത്തെ പറഞ്ഞല്ലോ, വീണ്ടും വീണ്ടും നമസ്കരിച്ച് ദണ്ഡ പ്രണമിച്ച് ലൗകികമായ എല്ലാ ഭാവങ്ങളും നശിച്ചു. അപ്പൊ ഇപ്പൊ അർജുനനും ഒരു അലൗകികമായ ഭാവത്തിലാണ്. ആ ഒരു ഭാവത്തിൽ കൽപ്പിച്ചുകൂട്ടി സ്തുതിക്കുകയോ പറയുകയല്ല, താൻ അറിയാതെ തന്നെ തന്നിൽ നിന്നും വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈശ്വരന്റെ മഹത്വം അർജുനനിലൂടെ സ്വയം ബോധ്യപ്പെട്ടത് വെളിപ്പെടുകയാണ്. അതാണ് ഈ വാക്കുകളിലൂടെ പ്രകടമാകുന്നത്. ത്വമാദിദേവ, നീ ആദിദേവനാണോ? അർജുനന് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ട്? ജഗത സൃഷ്ടിത്വ, ജഗത്തിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അക്കാരണം കൊണ്ട് തന്നെ നീ ആദിദേവനാണ്. പുരുഷ പുരുഷേന, ഓരോ ജീവശരീരങ്ങളിലും നീ ശയിക്കുന്നു, അതുകൊണ്ട് പുരുഷൻ എന്ന് പേര് കിട്ടി. പുരുഷയൻ ശരീരം, അതിൽ ശയിക്കുന്നവനാണ്, അതിൽ വസിക്കുന്നവനാണെന്നർത്ഥം. പുരാണ ചിരന്തന എന്നുള്ളവൻ, അതുകൊണ്ട് പുരാണൻ എന്ന് പറയുന്നു. ത്വമേവാസ്യ വിശ്വസ്യ പരം പ്രകൃഷ്ട നിധാനം, നീ തന്നെയാണ് ഈ ജഗത്തിന്റെ ഇരിപ്പിടമായിരിക്കുന്നത്. പ്രനിധീയതേ അസ്മിൻ ജഗത് സർവം, മഹാപ്രളയാദവും മഹാപ്രളയാദികളിലും മറ്റും ഈ ജഗത് സർവം എവിടെയാണോ വിലയിച്ചിരിക്കുന്നത്. ജഗത്ത് നശിക്കുന്നില്ല ഒരിക്കലും, പക്ഷെ വിലയിക്കുന്നു. പ്രളയം, മഹത്തായ ലയം ആണ് മഹാപ്രളയം. പിഞ്ച വേത്ത അസി വേദിത അസി സർവസൈവ വേദ്യജാതസ്യ, അതീശ്വരന് മാത്രം കഴിയുന്ന കാര്യമാണ്. എന്താണോ വേത്താസി, വേദിതാവായിരിക്കുക. സർവസ്യ വേദ്യജാതസ്യ, വേദ്യമായ എന്തുണ്ടോ എന്ന് വെച്ചാൽ സമ്പൂർണ്ണ പ്രപഞ്ചത്തിന്റെയും വേത്താവ് അറിയുന്നവനായി ഈശ്വരൻ മാത്രമേ ഉള്ളൂ. മനുഷ്യനോ മറ്റ് ജീവന്മാർക്കോ ദേവന്മാർക്കോ ഒന്നും സാധ്യമല്ല. സർവവിഷയജ്ഞാനം, സർവജ്ഞത, അത് ഈശ്വരന് മാത്രമുള്ളതാണ്. ഏച്ച വേദ്യം വേദനാർഹം തച്ചാസി, നീ വേദ്യമായിരിക്കുന്നത് നീ തന്നെ, അറിയുന്നത് നീ തന്നെ, അറിയപ്പെടുന്നത് നീ തന്നെ. ഒരു ഈശ്വരൻ തന്നെ അറിവായും അറിയപ്പെടുന്നതായി നിൽക്കുന്നു. അതാണ് യച്ച വേദ്യം വേദനാർഹം തച്ചാസി. പരഞ്ചധാമ, പരമം പദം വൈഷ്ണവം, വൈഷ്ണവ പദം എന്ന് പറയും. ശ്രുതികളിലും മറ്റും പറയുന്നുണ്ട്. എന്താണ് അങ്ങനെ ഒരു പരമമായ ധാമത്തെക്കുറിച്ച് പറയുന്നത്? അതായത് വൈഷ്ണവ പദത്തെക്കുറിച്ച്, മോക്ഷപദത്തെക്കുറിച്ച് പറയുന്നു. ത്വയാ തദം വ്യാപ്തം വിശ്വം സമസ്തം ഹി അനന്തരൂപ, നീ ഈ ജഗത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു, അതേസമയം നീ തന്നെ ജഗത്തായി ഇരിക്കുന്നു. അതോ ന വിദ്യതേ തവരൂപാണ്, അന്തോ ന വിദ്യതേ തവരൂപാണ്, നിന്റെ ഈ ഭാവങ്ങൾക്ക് അവസാനമില്ല. പ്രപഞ്ചത്തിന്റെ ഓരോ ഘടകമായി നിൽക്കുന്നത് നീ തന്നെ, പ്രപഞ്ചത്തെ അറിയുന്നവനായി നിൽക്കുന്നത് നീ തന്നെ. വിശിഷ്ടാദ്വീതികൾക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഭാഗങ്ങളാണിതെല്ലാം. ജഗത്തിനെ ഈശ്വരന്റെ ശരീരമായി അവർ കാണുന്നു. അവർ പറയുന്നു, എന്താണ് ഇതെല്ലാം നിന്റെ ഈ ഭാവങ്ങൾക്കൊരന്തവുമില്ല, പ്രപഞ്ചം അനന്തമാണ്, അനന്തരൂപങ്ങളിൽ നീ സ്ഥിതി ചെയ്യുന്നു. അർജുനന്റെ ഈ സ്തുതി, അർജുനനിലൂടെ ഇങ്ങനെ സ്തുതിക്കുന്നു. മറ്റുള്ളവർ ഈ സ്തുതി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഈശ്വരനെ ഉപാസിക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ സ്തുതികളെല്ലാം ഉപാസനാപരങ്ങളാണ്. ഉപാസന എന്ന് പറഞ്ഞാൽ ഏകാഗ്രമായ ധ്യാനം, അതിനാണ് ഉപാസന എന്ന് പറയുന്നത്. മനസ്സുറപ്പിച്ച് ധ്യാനിക്കുക. ഈ പ്രപഞ്ചത്തെ കണ്ടിട്ട് ഈശ്വരൻ ജഗത് ശരീരനാണെന്ന് ധ്യാനിക്കുന്നു. അങ്ങനെ ഉപാസനയ്ക്ക് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ഒരു ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം സ്തുതികൾ അധ്യാത്മശാസ്ത്രത്തിൽ പ്രയോജനപ്പെടുന്നു. ത്വമാദി ദേവ പുരുഷ പുരാണ തമസ്യ വിശ്വസ്യ പരം നിധാനം വേത്താസി വേദ്യം ജ പരം ജ ധാമ യാതദം വിശ്വം അനന്തരൂപ. വായുര് യമോഗ്നർ വരുണ ശശാങ്ക പ്രജാപതിസ്ത്വം പ്രപിതാമഹസ്സ നമോ നമസ്തേസ്തു സഹസ്രകൃത്വ നശ്ച ഭൂയോവി നമോ നമസ്തേ. ആദ്യം ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് പറഞ്ഞു. പിന്നീട് അർജുനന് വിഭൂതികളെല്ലാം എങ്ങനെയാണ് തൻ്റേതാകുന്നതെന്ന് അനുഭവപ്പെടുത്തി കൊടുത്തു. അർജുനൻ എന്ത് ചെയ്യുന്നു? തന്റെ അനുഭവത്തെ പറയുന്നു. ഇപ്പൊ അർജുനന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു ഈശ്വരന്റെ വിഭൂതികൾ തന്നെയാണിതെല്ലാം. നേരിട്ട് കണ്ടു ബോധ്യപ്പെടുന്നു, പ്രത്യക്ഷാനുഭവത്തിലൂടെ ബോധ്യപ്പെടുന്നു. ആ ബോധ്യപ്പെട്ട കാര്യം പറയുകയാണ്, വായുറിയമോഗിനോട് വരണ ശശാങ്ക ത്വം വായു, നീ വായു തന്നെയാണ്. ഇതാദ്യം ഭഗവാൻ പറഞ്ഞപ്പോ അതിന് അർജുനന് വിശ്വാസം ഉണ്ടായെങ്കിലും അനുഭവം വന്നില്ല. വിശ്വരൂപ ദർശനത്തിലൂടെ ഭഗവാൻ ഇത് അനുഭവപ്പെടുത്തി കൊടുക്കുകയാണ്. ഭഗവാന്റെ ആ ദിവ്യമായ രൂപം അർജുനന്റെ ഒരു അനുഭവമായി മാറുകയാണ്. അതുകൊണ്ടാണ് അർജുനനോട് ഉറപ്പിച്ച് പറയുന്നത്, നീ തന്നെയാണ് വായു, യമശ്ച യമൻ നീ തന്നെയാണ്, അഗ്നി നീ തന്നെയാണ്, വരുണ അപാംപതിഹി ജലാധിപൻ വരുണന് നീ തന്നെയാണ്. ഇതൊക്കെ നേരത്തെ ഭഗവാൻ പറഞ്ഞതാണ്. ശശാങ്ക ചന്ദ്രമാഹ നീ തന്നെയാണ്, പ്രജാപതി ത്വം കശിപാദി നീ തന്നെയാണ്, പ്രപിതാമഹശ്ച പിതാമഹസ്യ പിതാ പ്രപിതാമഹ ബ്രഹ്മാവിന്റെയും ബ്രഹ്മണോപി പിതാ പിതാവായിരിക്കുന്നു നീ തന്നെയാണ്. ഇപ്പം നേരത്തെ ഭഗവാൻ പറഞ്ഞുകൊടുത്തതിനും അർജുനൻ കണ്ടതിനും എന്തൊക്കെയാണോ തന്റെ മനസ്സിലേക്ക് വരുന്നത് അതെല്ലാം ഭഗവാനാണെന്ന് അർജുനന് ബോധ്യം വന്നിരിക്കുകയാണ്, ഉറപ്പിക്കുകയാണ്. എന്നിട്ടത് പറയുകയാണ്, ഭഗവാൻ ഈ രീതിയിലെല്ലാം ഉപാസിക്കാം, എല്ലാ ഭാവങ്ങളിലും ധ്യാനിക്കാം. നമോ നമസ്തേ തുഭ്യമസ്തു സഹസ്രകൃത്വ. ഇത്രയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ വേറൊന്നുമില്ല, നമസ്കരിക്കുകയല്ല. പറഞ്ഞല്ലോ, നമസ്കാരം കൊണ്ട് തന്റെ പൂർണ്ണമായ അഹന്തത്യാഗം അതാണ്. പുനഃശ്ചഭൂയോവി നമോ നമസ്തേ, വീണ്ടും വീണ്ടും വീണ്ടും ഞാൻ നമസ്കരിക്കുന്നു. ബഹുശ നമസ്കാര ക്രിയാഭ്യാസ ആവർത്തിഘടനം കൃത്വസുച്ച ഉച്ചതി. ക്രിയാഭ്യാവർത്തിഘടനെ കൃത്വസുച്ച് എന്ന് പണിനിയുടെ ഒരു നിയമമുണ്ട്. കൃത്വസുച്ച് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ക്രിയയുടെ നിരന്തരമായ ആവർത്തിയെ കാണിക്കുകയാണ്. അതിനാണ് ഇവിടെ പറഞ്ഞത് സഹസ്രകൃത്വ. അതുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് നമസ്കരിക്കുന്നു എന്ന് മനസ്സിലായിക്കോളും. അനുഭവശ നമസ്കാര ക്രിയാഭ്യാസ ആവർത്തി ഗണനം കൃത്വസുച്ച സഹസ്രകൃത്വ, അതാണ് കൃത്വസുച്ച് പ്രത്യേകം. പുനശ്ച ഭൂയോപി, വീണ്ടും വീണ്ടും ശ്രദ്ധാഭക്തി അതിശയാ അപരിതോഷം ആത്മനോ ദർശയതി. ഇപ്പോ അർജുനൻ ആ വിശ്വരൂപ ദർശനത്തോടുകൂടി അത്യധികമായ ശ്രദ്ധ ഭഗവാനിലുണ്ടായി, അതീവ ഭക്തിയുണ്ടായി. ഇതിലൊന്നും തന്നെ മതി വരുന്നതുമില്ല. താനിത്രയൊന്നും പ്രകടിപ്പിച്ച പോരാ ഭഗവാനോട്, ഭഗവാന്റെ മഹത്വം ഇതിനും വലുതാണെന്നൊരു തോന്നൽ. അതുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് തന്റെ ശ്രദ്ധാഭക്തികളെ അർജുനൻ അറിയാതെ തന്നെ പ്രകടിപ്പിക്കുകയാണ്. വായു യമോഗ്നിർ വരുണ ശശാങ്ക പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച നമോ നമസ്തേസ്തു സഹസ്രകൃത്വഃ പുനശ്ച ഭൂയോ ഹി നമോ നമസ്തേ തഥാ നമഃ. അടുത്തു പറയുന്നു, നമ പുരസ്താദ് അഥ പൃഷ്ടതസ്തേ നമോസ്തു തേ സർവത ഏവ സർവ അനന്ത വീര്യാമിത വിക്രമസ്ത്വം സർവം സമാപ്നോഷി തതോസി സർവഃ. നമ പുരസ്താ പൂർവഭ്യാം പൂർവസ്യാം ദിശി തുഭ്യം, പൂർവദിക്കിൽ അങ്ങേക്ക് നമസ്കാരം. നേരത്തെ പറഞ്ഞിട്ടുണ്ടോ, സർവദിക്കുകളിലും അങ്ങ് വ്യാപിച്ചിരിക്കുന്നു, അതുകൊണ്ട് പൂർവദിക്കിൽ അങ്ങേക്ക് നമസ്കാരം. അധ പൃഷ്ഠതസ്ഥേ പിൻഭാഗത്ത് അവിടെ ഞാൻ നമസ്കരിക്കുന്നു. അവിടെ മുൻപും പിമ്പും എല്ലാം അർജുനന് ഒരുപോലെ പ്രകടമായിരിക്കുകയാണ്. സാധാരണ കാഴ്ചയല്ല അർജുനൻ കാണുന്നത്. നമോസ്തുതേ സർവദേവ സർവാസദിക്ഷ സർവസ്രസ്ഥിതായ സർവദിക്കുകളിൽ വ്യാപിച്ചിരിക്കുന്ന അങ്ങേക്ക് സർവത്ര നമസ്കാരം. ഇതെന്തിനാ ഇങ്ങനെ നമസ്കരിക്കുന്നത്? കാരണം ഈശ്വരന്റെ മഹത്വത്തെ ഒരാൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വേറൊന്നും ചെയ്യാനില്ല. ആ മഹത്വത്തെ സ്തുതിക്കുകയല്ലാതെ പിന്നെ അയാൾക്ക് കർത്തവ്യമായിട്ട് വേറൊന്നുമില്ല. വേറെന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് സ്തുതിക്കുന്നു. അപ്പോൾ തൻ്റെ ബുദ്ധിക്ക് തൻ്റെ അറിവിന് ഒതുങ്ങാത്തതാണ് ഈശ്വരന്റെ മഹാത്മ്യം. അപ്പോൾ പിന്നെ അതിനെ വർണ്ണിക്കുകയല്ലാതെ അയാൾക്ക് കർത്തവ്യമായി ഒന്നും ശേഷിക്കുന്നില്ല. അതുകൊണ്ട് നിലവിട്ട് സ്തുതിക്കുന്നതാണ്. അനന്ത വീര്യാമിത വിക്രമ, അനന്തം വീര്യമസ്യ അമിതോ വിക്രമോസ്യ, അനന്തമായ വീര്യത്തോടു കൂടിയവനാണ്. അമിതമാണ്, മിതമല്ലാത്ത വീര്യത്തോടു കൂടിയവനാണ് വീര്യം സാമർഥ്യം. വിക്രമ പരാക്രമ വീര്യവാനവി കശ്ചിത് ശത്രുവധാദി വിഷയ പരാക്രമതേ മന്ദ പരാക്രമോ വാ. വീര്യമുണ്ടെങ്കിലും പലർക്കും എന്താണോ ശത്രുനാശത്തിന് വേണ്ടത്ര സാമർഥ്യം കിട്ടാറില്ല. സാമർഥ്യം ഉണ്ടെങ്കിൽ തന്നെ അത് മന്ദമായിരിക്കും. പക്ഷേ ഭഗവാൻ അങ്ങനെ എല്ലാത്തും അനന്ത വീര്യു അമിത വിക്രമ, അമിത വിക്രമനാണ്, അനന്ത വീര്യത്തോടുകൂടിയവനാണ്. അതാണ് അനന്ത വീര്യ അമിത വിക്രമ. അതെല്ലാം ഞാൻ നേരിട്ട് ഇവിടെ ബോധ്യപ്പെടുകയാണ്. ഭീഷ്മ ദ്രോണാദികളെയെല്ലാം അവരുടെ മരണമൊന്നും നേരിട്ട് കാണേണ്ട അവസരം വരുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം നിജപ്പെടുത്തി അവരെല്ലാം ഹിംസിച്ചിരിക്കുന്നു. അപ്പോൾ അമിതമായ വിക്രമവും അനന്തമായ വീര്യവുമുള്ള ഈശ്വരന് മാത്രമേ ഇതെല്ലാം ഇങ്ങനെ മുൻകൂട്ടി ചെയ്യാൻ കഴിയും. അവരെല്ലാം ജീവിച്ചിരിക്കുക തന്നെ അവരെ കൊന്നിരിക്കുന്നു. സർവം സമസ്തം ജഗത് സമാപ്നോഷി സമ്യ ഏകേന ആത്മനാം വ്യാപ്നോഷി, സമ്പൂർണ്ണ ജഗത്തും അങ്ങ് നിറഞ്ഞിരിക്കുന്നതായി കാണുന്നു. അതാണ് വിശ്വരൂപം. യഥ തഥ തസ്മാ അസി ഭവസി സർവഹത്വം, അതുകൊണ്ട് അങ്ങേ സർവൻ സർവവും അങ്ങേ പറയാം. ത്വയാ വിനാഭൂതം കിഞ്ചിത് അസ്ഥി, അങ്ങേ കൂടാതെ ഒന്നും തന്നെ ഇവിടെ കാണുന്നില്ല. അങ്ങയുടെ സർവാത്മഭാവത്തെ ഞാൻ കാണുന്നു ഈ മായാമയമായ രൂപത്തിലൂടെ. നമ പുരസ്താദ് അധ പൃഷ്ടതസ്തേ നമോസ്തുതേ സർവത ഏവ സർവ അനന്ത വീര്യാമിത വിക്രമസ്ത്വം സർവം സമാപ്നോഷി തതോസി സർവഃ. ഇത്രമാത്രം ആവർത്തിച്ച് ആവർത്തിച്ച് നമസ്കരിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ അത് അർജുനന്റെ പൂർണ്ണമായിട്ടുള്ള അഭിമാന ത്യാഗം അതിനെ കാണിക്കുകയാണ്. കാരണം മനുഷ്യന് അവൻ്റെ ശരീരത്തിൽ അവൻ്റെ ശക്തിയിൽ ശരീരശക്തിയിൽ ബുദ്ധിശക്തിയിൽ കഴിവുകളിൽ ബന്ധു ബലത്തിൽ ധനത്തിൽ യശസ്സിലെല്ലാം അഭിമാനം വരും. പക്ഷെ എല്ലാ അഭിമാനവും തുച്ഛമാണെന്ന് മനസ്സിലാകുമ്പോൾ ആണ് പിന്നെ അയാൾ ഈശ്വരന്റെ മഹത്വത്തെ മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് അർജുനൻ പൂർണ്ണമായും തന്റെ അഹന്തയെ ത്യജിച്ചിട്ട് ഈശ്വരനെ മാത്രം പരമായി കണ്ടു. അല്ലെങ്കിൽ സാധാരണ മനുഷ്യർ അവർക്കൊക്കെ ഇതിലൊക്കെയാണ് അഭിമാനം വരുന്നത്, സമ്പത്തിലും കീർത്തിയിലും ഇതിലൊക്കെ അഭിമാനം വരും. അർജുനന് ഇതിലൊക്കെ അഭിമാനം ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ ഈശ്വരന്റെ മഹത്വം ബോധ്യപ്പെട്ടപ്പോൾ ഇതെല്ലാം വിട്ടിട്ട് ഈശ്വരനെ മാത്രം സ്തുതിക്കാൻ തുടങ്ങി. അതാണ് ഇങ്ങനെ സ്തുതി നീണ്ടുപോകുന്നത്. സഖേദി മത്വാ പ്രസഭം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേദി അജാനത മഹിമാനം തവേദം മയാ പ്രമാദാത് പ്രണയേന വാപി. യദോഹം ത്വന്മാഹാത്മ്യ അപരിജ്ഞാന അപരാധ്യത, ഞാൻ അപരാധിയാണ് എന്നെനിക്കിപ്പോ തോന്നുന്നു, എന്റെ അഹന്തയൊക്കെ ഒന്ന് നശിച്ചപ്പോ തോന്നുന്നു. എന്തുകൊണ്ട്? ത്വന്മാഹാത്മ്യ അപരിജ്ഞാന, നിന്റെ മഹാത്മ്യത്തെ നിന്നോടൊപ്പം സദാ കഴിഞ്ഞിട്ടും നിന്റെ മഹാത്മ്യത്തെ മനസ്സിലാക്കിയില്ല. മഹാത്മ്യ അപരിജ്ഞാന അപരാധ്യത, മഹാത്മ്യത്തിന്റെ മനസ്സിലാക്കാത്തതുകൊണ്ട് ഒരപരാധം എന്നിലുണ്ട്. അപ്പൊ ദൈവം തന്നെ മനുഷ്യരൂപത്തെ സ്വീകരിച്ച് മനുഷ്യന്റെ ഇടയിൽ വന്ന് കുറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ അവനെയും മനുഷ്യനായിട്ടേ കാണും, തന്നെപ്പോലെ അല്ലെങ്കിൽ തന്നെക്കാളും മോശക്കാരനായ മനുഷ്യനായിട്ട് കണ്ടുകളയും. അത് ആ മഹത്വം മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ അർജുനന് തിരിച്ചറിവുണ്ടായി. അതൊരു വലിയ അപരാധമാണ്, ദൈവത്തെയും മനുഷ്യനായി കണ്ട് കാണുക, വ്യവഹരിക്കുക. എങ്ങനെയാ വ്യവഹരിച്ചത്? സഖ സമാനവയായി മത്വ ജ്ഞാത്വ വിപരീത ബുദ്ധ്യ പ്രസഭം അഭിഭൂയ പ്രസഹ്യുക്തം ഹേ കൃഷ്ണ. സമപ്രായക്കാരനാണല്ലോ, തുല്യ കളിച്ചു നടന്നവരാണല്ലോ എന്നൊക്കെ കരുതിയിട്ട് ബന്ധുവാണ്. വിപരീത ബുദ്ധ്യ, മനുഷ്യബുദ്ധിയോടുകൂടി മാനുഷബുദ്ധി, ഈശ്വരനും മനുഷ്യബുദ്ധി വന്നു. കാരണം ഈശ്വരൻ മനുഷ്യരൂപത്തിൽ വന്നാൽ ആരും മനുഷ്യനെന്നേ ധരിക്കത്തുള്ളൂ, അത് ആരുടെയും കുറ്റമല്ല. പക്ഷെ ഇപ്പോൾ അർജുനൻ തിരിച്ചറിവുണ്ടായപ്പോൾ തോന്നുകയാണ് അതൊരു കുറ്റമാണ്. പ്രസഭം അഭിഭൂയ, തരം താഴ്ത്തി കളിയാക്കി. മനുഷ്യനാകുമ്പോൾ ചിലപ്പോൾ മനുഷ്യനെ നമ്മൾ തരം താഴ്ത്തി സംസാരിക്കും. പ്രസഹ്യ പരിഹസിച്ച് ഏതുക്തം എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ള, ഹേ കൃഷ്ണ ജഡോ കൃഷ്ണ എന്ന് വിളിച്ചിട്ടുണ്ട്, ഭഗവാനെയാണ്. ഇപ്പോ സാഷ്ടാംഗം നമസ്കരിക്കുന്ന ആളിനെയാണ് ഇടാ കൃഷ്ണ എന്ന് വിളിച്ചത്. ഹേ എന്ന് വെച്ചാ ഇടാ, ഹേ യാദവ എന്ന് വിളിച്ചിട്ടുണ്ട്. യദുവിന്റെ വംശത്തിൽ പിറന്നവനാണ്, അതുകൊണ്ട് യാദവ യാദവ എന്ന് വിളിച്ചു. ഹേ സഖ എടേ സുഹൃത്തെ എന്ന് വിളിച്ചു. അജാനത അജ്ഞാനിന മൂഢേന, അങ്ങയുടെ മഹത്വത്തെ അറിയാത്ത ഈ മൂഢൻ, ഈ അവിവേകി എന്ന് ഇപ്പൊ തോന്നുകയാണ്. ഞാൻ ഈ പേരെല്ലാം പറഞ്ഞു വിളിച്ചു. കിമാജാനത ഇത്യാഹ മഹിമാനം മഹാത്മ്യം, എന്തറിയാതെ അങ്ങയുടെ മഹാത്മ്യത്തെ, അങ്ങയുടെ ഈശ്വരീയതെ, അങ്ങയുടെ അലൗകികമായ ഭാവങ്ങളെ, മായാമയമായ ഈ രൂപത്തെ, അനന്താമിത വിക്രമൻ എന്നെല്ലാം പറഞ്ഞ ആ ഭാവങ്ങളും ഒന്നും മനസ്സിലാക്കാതെ, തവൈതം ഈശ്വരസ്യ വിശ്വരൂപം, ഈ വിശ്വരൂപത്തെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല, സുഹൃത്തായിട്ട് അളിയനായിട്ടാണ് കണ്ടിട്ടുണ്ട്. തവൈതം മഹിമാനം അജാനത്തെ ഇതി വൈ അധികരണ്യേന സംബന്ധം, ഇങ്ങനെ എണ്ണീച്ചു. അങ്ങയുടെ ഈ മഹിമയെ അറിയാത്തവനായ എന്നാൽ എന്നിങ്ങനെ മയ്യധികാരണ്യേന ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വിഭിന്ന വ്യക്തികളെ ഒരേ അർത്ഥം കിട്ടാൻ വേണ്ടി യോജിപ്പിക്കുക. മയ്യധികാരണ്യ സംബന്ധം തവേമം ഇതി പാഠോ യദ്യസ്തി തഥാ സാമാന അധികാരണ്യേന. ഇമം അങ്ങനെയും ചിലടത്ത് പാഠമുണ്ട്. തവ ഏതോ എന്ന് പറയുന്നതിന് പകരം തവ ഇമം, തവ ഇമം മഹിമാനം. മഹിമാനത്തെ വിശേഷിപ്പിക്കുമ്പോൾ അവിടെ ഇതം എന്ന് നമസ്കലിംഗത്തിൽ വരാൻ പാടില്ല, ഇമമെന്ന് വരണം. പക്ഷേ ഇതമെന്ന് കാണുന്നുണ്ട്. അങ്ങനെ വന്നാലും യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വൈയധികരണ്യ സംബന്ധം അല്ലെങ്കിൽ സമാനാധികരണ്യ സംബന്ധം. ഒരേ തരത്തിലുള്ള വിഭക്തികളെ യോജിപ്പിക്കുമ്പോൾ സമാനാധികരണ്യ സംബന്ധം ഭാഷയുടെ രീതി. വിഭിന്ന വിഭക്തികളെ യോജിപ്പിക്കുമ്പോൾ വൈയധികരണ്യ സംബന്ധം. മയാ പ്രമാദ വിക്ഷിപ്ത ചിത്തതയാ, എന്റെ തലതിരിവുണ്ടെന്ന്. അതാണ് വിക്ഷിപ്ത ചിത്തം. പ്രമാദം എന്ന് പറയുന്ന അതാണ്, തലതിരിഞ്ഞു പോവുക. അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട സമയത്ത് അറിഞ്ഞ് അറിയാതിരിക്കുക, അതിനനുസരിച്ച് പറയാതിരിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുക, അതിനാണ് പ്രമാദം എന്ന് പറയുന്നത്. അപ്പോൾ കൃഷ്ണനെ അറിഞ്ഞു തുടങ്ങിയിട്ട് വളരെ കാലമായി, പക്ഷെ ആ കാലത്തൊന്നും കൃഷ്ണനെ കൃഷ്ണനായി അറിഞ്ഞില്ല, അതിനനുസരിച്ച് കൃഷ്ണനോട് സംസാരിച്ചില്ല, അതനുസരിച്ച് പ്രവർത്തിച്ചില്ല. ഇതാണ് പ്രമാദം. എന്നുവെച്ചാൽ അറിയേണ്ട സമയത്ത് അറിയണം, അത് അർജുനനെ സംബന്ധിച്ച് സംഭവിച്ചില്ല. പ്രണയേന വാപി പ്രണയോ നാമ സ്നേഹ നിമിത്തോ വിശ്രംഭ തേനാപി. സ്നേഹം കൊണ്ടുവരുന്ന ഒരു ധാരണ, ഒരു വിശ്വാസം, അതിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി ഹേ കൃഷ്ണ എന്ന് വിളിച്ചു. സ്നേഹം കൊണ്ടാണ് വിളിച്ചത്. തേന കാരണേന യദുക്തവാൻ അസ്മി, ഭഗവാനോട് ഇവിടെ അർജുനെ സൂചിപ്പിക്കുന്നത് സ്നേഹം മാത്രം പോരാ എന്നാ. സ്നേഹമുണ്ടെങ്കിൽ ഇപ്പോൾ അമ്മയ്ക്ക് കുഞ്ഞിനോട് സ്നേഹമുണ്ട്, കുഞ്ഞിന് അമ്മയോട് സ്നേഹമുണ്ട്. പക്ഷേ ആ സ്നേഹം തന്നെ പലതരത്തിലുണ്ടല്ലോ. ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമുണ്ട്, സഹോദരന് സഹോദരിയോട് സ്നേഹമുണ്ട്, പലതരത്തിലുള്ള സ്നേഹങ്ങളുണ്ട്. അപ്പോൾ സ്നേഹം എന്ന് പറയുന്ന ഒറ്റ വികാരം മാത്രം പോരാ, ആ ഒരൊറ്റ വികാരമേ ഉണ്ടായിരുന്നുള്ളൂ അർജുനന് കൃഷ്ണനോട്. എന്നുവെച്ചാൽ പൂജനീയനാണെന്നുള്ളൊരു ചിന്ത വന്നില്ല. ഈശ്വരനോട് സ്നേഹം മാത്രം പോരാ, ഈശ്വരൻ പൂജ്യനാണ് എന്നുള്ളൊരു വിചാരം കൊണ്ടുവരുന്ന ആദരവ്, ബഹുമാനം, അതെല്ലാം കൂടെ വേണം. സ്നേഹം കൊണ്ടതൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. പൂജ്യത, ആദരണീയത ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. അർജുനന് നേരത്തെ സ്നേഹമുണ്ടായിരുന്നു, ഇപ്പോഴും സ്നേഹമുണ്ട് ഭഗവാനോട്. സ്നേഹത്തിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ എന്തുണ്ടായി? പൂജ്യത കൂടി ഉണ്ടായി. ഭഗവാൻ പൂജ്യനാണ്, സ്നേഹിച്ച മാത്രം പോലെ. ബഹുമാന്യനാണ്, ആദരിക്കേണ്ടവനാണ്. അപ്പോൾ സ്നേഹം ഒരിക്കലും ആദരവ്, ബഹുമാന്യത, പൂജ്യത ഇതിനെ നഷ്ടപ്പെടുത്താൻ പാടില്ല. അതെല്ലാം വേണം, അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് ഇതുവരെ ഷേക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ടിരുന്ന ആളിപ്പം നമസ്കരിച്ചത്. ഇതുവരെ ഭഗവാനെ കണ്ടുകഴിഞ്ഞാൽ അർജുനും കൈ കൊടുക്കാറു, കാരണം സ്നേഹമുള്ളതുകൊണ്ടാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, സാഷ്ടാംഗം മുമ്പ് വീഴുകയാണ്. അപ്പം സ്നേഹം മാത്രം പോലുള്ള സ്നേഹത്തിന് ഉപരിയായിട്ട് മറ്റെന്തോ ഒന്നുകൂടി വേണോ? അതെന്തോ ഒന്നുകൂടി അർജുനന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അതാണ് ബഹുമാനം. അത് ഇതുവരെ ഉണ്ടായിരുന്നില്ലെന്നാണ് പറഞ്ഞു വരുന്നത്. ആദരവ് ഇതുവരെ തോന്നിയിരുന്നില്ല, പക്ഷെ സ്നേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് കുഞ്ഞിനോട് സ്നേഹം വരും, പക്ഷെ കുഞ്ഞിനെ തിരിച്ച് സ്നേഹവും ആദരവും വേണം, രണ്ടും വേണം. ഇതുവരെ അർജുനനുണ്ടായില്ല, ഇപ്പോൾ അർജുനനുണ്ടായി. അതാണ് പറയുന്നത്. അപ്പോൾ സ്നേഹം കൊണ്ട് പറയുന്നതെല്ലാം, പറയുന്ന പലതും ബഹുമാനം കൊണ്ട് ഇനി നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. അതാണ് അർജുനന് ഇപ്പോൾ തിരിച്ചറിവുണ്ടായത്. ഇനി ഇടോ കൃഷ്ണ എന്നൊന്നും വിളിക്കാൻ പാടില്ല, ഇത് ഭഗവാനാണ്. വളരെ ജഗന്നിവാസ ഇങ്ങനെയൊക്കെ വിളിക്കാൻ പാടുള്ളൂ. എന്നൊരു തിരിച്ചറിവ് ഇപ്പൊ അർജുനനുണ്ടായി. ഭഗവാനെ തിരിച്ചറിഞ്ഞാൽ വരുന്ന ഒരു ഗുണം അതാണ്, വിനയം വരും, സ്നേഹത്തിന് ഉപരിയായിട്ട് ബഹുമാന ആദരവുകളെല്ലാം ഉണ്ടാവും, അതുകൂടി വേണം എന്നാണ്. സഖേതി മത്വാ പ്രസഭം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനത മഹിമാനം തവേദം മയാ പ്രമാദാത് പ്രണയേന വാപി. സഖേതി എന്നെല്ലാം പറയുന്ന ആശപ്രയോഗങ്ങളാണ്. യച്ഛാവഹ സാർത്ഥം അസത്കൃതവസി വിഹാരശയ്യാസന ഭോജനേഷു ഏകോധവാപ്യച്യുത തത്സമക്ഷം തക്ഷാമയേ ത്വാമഹം അപ്രമേയം. അവഹാസാർത്ഥം പരിഹാസ പ്രയോജനായ, സുഹൃത്തുക്കളാകുമ്പോൾ തമാശ പറയും, പരസ്പരം കളിയാക്കും, കളിയാക്കിയിട്ട് സുഹൃത്തിനെ പരാജയപ്പെടുത്തും. ഇതെല്ലാം അർജുനനും ചെയ്തിട്ടുണ്ട്. അവഹാസാർത്ഥം പരിഹാസ പ്രയോജനായ, അർജുനൻ ആത്മാർത്ഥമായി സത്യസന്ധമായി തന്റെ വിചാരങ്ങൾ ഇവിടെ പ്രകടമാക്കുകയാണ്. ഞാൻ തമാശയ്ക്ക് കളി പറഞ്ഞ് അങ്ങേ പരാജയപ്പെടുത്തിയിട്ടുണ്ട്, അപ്പോ അതൊന്നും പാടില്ല. അങ്ങനെ തമാശ പറഞ്ഞ് പരിഭൂത അസി കീഴ്പ്പെടുത്തിയിട്ടുണ്ട്, അത് പാടില്ല. പരിഹാസമായിട്ട് അല്ലെങ്കിൽ തമാശയായിട്ട് പോലും ഗുരുവിനോടും മറ്റും അങ്ങനെയുള്ള വാക്കുകൾ പ്രയോഗിക്കാൻ പാടില്ല, അവരെ ജയിക്കാൻ പാടില്ല. തമാശയും മറ്റും പറഞ്ഞ് വാക്കുകൾ കൊണ്ട് അതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, അങ്ങേ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്, തമാശ പറഞ്ഞ് തോൽപ്പിച്ചിട്ടുണ്ട്. എപ്പോ വിഹാരശയ്യ ആസന ഭോജനേഷു വിഹരണം വിഹാര പാദം വ്യായാമം ഒരുമിച്ച് സഞ്ചരിക്കുമ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്ന എന്താണ്? കൃഷ്ണനും അർജുനനും ഒരുമിച്ചായിരുന്നു വളരെ കാലം ശയനം ശയ്യ ഒരുമിച്ച് ഉറങ്ങിയിട്ടുണ്ട്. ആസനം ആസ്ഥായിക ഒരുമിച്ച് പലയിടത്തും കൂടിയിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. ഭോജനം അതിനെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പിത്യേദീഷു വിഹാര ശയ്യാസന ഭോജനേഷു. അപ്പോൾ ജീവിതത്തിലെ സർവ പ്രവർത്തനങ്ങളിലും സർവകാര്യങ്ങളിലും രണ്ടുപേരും വളരെ സമയം ഒരുമിച്ച് കഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് അപ്പോൾ അവിടെ സമന്മാരായിട്ട് പരസ്പരം വ്യവഹരിച്ചു. ഭഗവാൻ ഒരിക്കലും തന്റെ മഹത്വത്തെ അർജുനന്റെ മുമ്പിൽ വെളിപ്പെടുത്തിയില്ല, വിശ്വരൂപത്തെ കാണിച്ചില്ല. തന്നിൽ എന്തെങ്കിലും ദിവ്യത്വം ഉണ്ടെന്ന് അർജുനനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചില്ല. അർജുനൻ എങ്ങനെയാണോ തന്നോട് സ്നേഹം കൊണ്ട് പെരുമാറിയത്, താനും തിരിച്ച് അതുപോലെ തന്നെ പെരുമാറി. അതും മഹത്വത്തിന്റെ ഒരടയാളമാണ്. തന്നോട് പെരുമാറുന്നത് പോലെ തിരിച്ച് പെരുമാറും. തന്റെ മഹത്വത്തെയൊന്നും മനഃപൂർവ്വം പ്രകടിപ്പിക്കാതിരിക്കുക. ആത്മപ്രകടനം എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. തന്റെ മഹത്വത്തെ സ്വയം ഒന്ന് പ്രകടിപ്പിക്കാൻ എല്ലാവരും ആഗ്രഹിക്കും. പക്ഷെ ഭഗവാൻ അതൊരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. ഈ ഒരു സന്ദർഭത്തിൽ അർജുനനെ രക്ഷിക്കാൻ വേണ്ടി മാത്രം നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അതാണ് മഹാത്മാക്കൾ ഒരിക്കലും അവരുടെ വിഭൂതികളെ പ്രകടിപ്പിക്കാറില്ല എന്ന് പറയും. ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ചിലരെ രക്ഷിക്കണമെന്ന് തോന്നുന്ന സമയത്ത് മാത്രം, അനിവാര്യമായി വരുന്ന സന്ദർഭത്തിൽ അതിനൊക്കെ പ്രകടിപ്പിച്ചു എന്നൊരു അപ്പോൾ അവർക്ക് ബോധ്യമാകുകയും ചെയ്യും. അതാണ് ഇവിടെ അർജുനന് സംഭവിച്ചത്. എത്രയോ കാലം ഒരുമിച്ച് നടന്നിട്ടും തന്റെ ഒരു മഹത്വത്തെയും അർജുനന്റെ മുമ്പിൽ പ്രകടിപ്പിച്ചില്ല. പക്ഷെ അർജുനൻ അറിയാമായിരുന്നു കൃഷ്ണൻ സാധാരണക്കാരനല്ല, പക്ഷേ ഈശ്വരനാണ് എന്നുള്ള ബോധ്യം വന്നിട്ടുള്ളൂ. സാമാന്യ പുരുഷനാണ് എന്നെല്ലാം ധരിച്ചിരുന്നു. ഏക പരോക്ഷതസൻ അസത്കൃതോസി പരിഭൂതോസി. ഞാനിതിനെ പലതവണ പരിഹസിച്ച് നാണം കെടുത്തിയിട്ടുണ്ട്. അഥവാ വിഹേച്ചത തത് സമക്ഷം തശബ്ദക്രിയ വിശേഷണാർത്ഥം പ്രത്യക്ഷം വാ സത്കൃതോസി. ഞാൻ നിന്നെ നേരിട്ട് തന്നെ പരിഹസിച്ചിട്ടുണ്ട്, നാണം കെടുത്തിയിട്ടുണ്ട്. തത്സർവം അപരാധജാതം. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് അപരാധങ്ങൾ വളരെയുണ്ട്. ഒന്നോ രണ്ടോ തവണയല്ല ഇത് ചെയ്തിട്ടുള്ളത്, വളരെ കാലം അത് ചെയ്തിട്ടുണ്ട്. ക്ഷമയേ ക്ഷമാം പാരയേ, ഇപ്പോ എനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങത്തരം പരിഹസിക്കേണ്ടവനും നാണം കെടുത്തേണ്ടവനൊന്നുമല്ല. ത്വമഹം അപ്രമേയം പ്രമാണാതീത. അങ്ങനെ അതുകൊണ്ട് പ്രമാണാതീതനായിരിക്കുന്ന, അപ്രമേയനായിരിക്കുന്ന, ഈശ്വരനായിരിക്കുന്ന അങ്ങയോട് ഞാൻ ക്ഷമ യാചിക്കുകയാണ്. എന്റെ അപരാധങ്ങളെല്ലാം ഓർക്കണം. ഒരിക്കലും ഈശ്വരനോട് ഗുരുവിനോട് സമവനായി പെരുമാറാൻ പാടില്ല എന്നെല്ലാം പറയുന്നത് ഇതുകൊണ്ടാണ്. ഒരകൽച്ച അവിടെ ആവശ്യമാണ്, എന്നാ അടുപ്പവും വേണം. പക്ഷെ ഒരതറു വരുമ്പോൾ അവിടെ എപ്പോഴും സൂക്ഷിക്കേണ്ടതുണ്ട്. അർജുനന് അത് തിരിച്ചറിയാത്തതുകൊണ്ട് അതില്ലാതെ പോയി. ഇപ്പോൾ അതിനെ ലക്ഷമായ യാചന ചെയ്യുന്നു. ആ ഒരു വിളവ് വന്നപ്പോൾ എല്ലാ മനുഷ്യനും അവനവന്റെ വിശേഷതകളിൽ മഹത്വം നിന്നെല്ലാം ചിലപ്പോൾ വ്യതിചലിച്ചു. സാധാരണ മനുഷ്യനുണ്ടാകുന്ന മഹത്വങ്ങളിൽ നിന്നല്ല. അപ്പം അങ്ങനെയുള്ള സാധാരണ മനുഷ്യരെ മറ്റൊരാൾക്ക് പരിഹസിക്കാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടാകും. ഭഗവാൻ എന്താണ്? അച്യുതനാണ്. തന്റെ മഹിമകളിൽ നിന്നും, അതാണ് ഇവിടെ അച്യുത എന്നുള്ള ശബ്ദം പ്രയോഗിച്ചത്, ഒരിക്കലും ച്യുതി വരാത്തവനാണ്. സദാ പൂർണമായി തന്റെ മഹിമയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവനാണ്. മറ്റാർക്കും തന്നെ ഭഗവാനെ പരിഹസിക്കുന്നതിനുള്ള ഒരു അവസരവും ഒരു സന്ദർഭവും ഭഗവാനുണ്ടാകത്തില്ല, ഉണ്ടായിട്ടുമില്ല. പക്ഷെ അർജുനൻ ഒരുപാട് അവസരങ്ങളെ ഉണ്ടാക്കി. അതിന് അർജുനന്റെ മനസ്സിൽ വന്നിട്ടാണ് പറയുന്നത്, അച്യുത ഒരിക്കലും ച്യുതി വരാത്തവനെ, പിന്നെ ച്യുതി വന്നവനായി കണ്ടുകൊണ്ട് ഞാൻ ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൃഷ്ണ അർജുന സംവാദ രൂപത്തിൽ കാണിക്കുന്നത് മറ്റുള്ളവർക്കൊരു പാഠമായിട്ടാണ്. ഒരിക്കലും ഈശ്വരനെക്കുറിച്ച്, അവതാര പുരുഷന്മാരെക്കുറിച്ച് അറിവില്ലാതെ മനസ്സിൽ ഒരു കാരണവശാലും നിന്ദാഭാവം, അത് തമാശയായിട്ട് പോലും വരാൻ പാടില്ല. ഒരിക്കലും പരിഹാസ രൂപത്തിൽ ഒന്നും പറയാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല. കാരണം അത് അങ്ങനെ വരുന്ന എന്തുകൊണ്ട് ചിലപ്പം അവരിലെല്ലാം എന്തെങ്കിലും ച്യുതി വന്നിരിക്കുമെന്ന് സംശയിക്കും, അല്ലെങ്കിൽ അവരിലെന്തെങ്കിലും ച്യുതി വന്നതായിട്ട് നേരിട്ട് കാണും. പക്ഷെ ഒരിക്കലും ച്യുതി വരാത്തവരാണ്, അച്യുതനാണ് മഹാത്മാക്കൾ. അതുകൊണ്ട് അവരിൽ ഒരിക്കലും അങ്ങനെ ഒരു സമഭാവമോ നിന്ദാഭാവമോ പരിഹാസഭാവമോ ഒന്നും ഉണ്ടാവാൻ പാടില്ല ആരുടെ മനസ്സിലും. അതിവിടെ ബോധ്യപ്പെടുത്തി തരികയാണ്. അർജുനൻ സ്വയം ബോധ്യപ്പെട്ടത് അർജുനൻ വെളിപ്പെടുത്തുന്നു. യച്ഛാവഹാസാർത്ഥം അസത്കൃതോസി വിഹാരശയാസന ഭോജനേഷു ഏകോധവാപ്യച്യുത സമക്ഷം തക്ഷാമയേ ത്വാമഹം അപ്രമേയം. ഈ ഭാഗങ്ങളെല്ലാം ഗുരു ശിഷ്യന്മാർക്ക് പരസ്പരമുള്ള വ്യവഹാരത്തിൽ വേണ്ടി സ്വീകരിക്കാവുന്ന ഭാഗങ്ങളാണ്. പിതാസി ലോകസ്യ ചരാചരസ്യ തമസ്യ പൂജ്യശ്ച ഗുരുർഗിരിയാൻ നത്തസമോസ്ത്യഭ്യധികകൃതോന്യോ നത്തസമോസ്ത്യഭ്യധികകൃതോന്യോ ലോകത്രേപ്യ പ്രതിമ പ്രഭാവ ന തൊത് സമഹ അസ്ഥി അഭ്യതിക ചേർത്ത് വാങ്ങുമ്പോൾ സമോസ്ത്യഭ്യധിക കുതോന്യോ അറബ് പറയുന്ന പോലെ കേൾക്കുന്നുണ്ട്. ഇതെല്ലാം വായിച്ചപ്പോ യഥഹത്വം പിതാസി ജനയിതാസി ലോകസ്യ അങ്ങ് ലോകത്തിന്റെ ജനയിതാവാണ്. പ്രാണിജാതസ്യ ചരാചരസ്യ സ്ഥാവര ജംഗമസ്യ സ്ഥാവര ജംഗമങ്ങളുടെ എല്ലാം അങ്ങ് ഇത് പലതവണ പറഞ്ഞതാണ്, പല ഭാഷയിൽ പറഞ്ഞു തന്നെയാണ്. പക്ഷെ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും അർജുനന് മതി വരുന്നില്ല. അങ്ങനെ ഒരു ഭാവം അർജുനന്റെ മനസ്സിലേക്ക് കടന്നു വന്നുപോയി, ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മതി വരാത്ത ഒരു ഭാവം, സ്തുതിച്ചിട്ടും മതി വരാത്ത ഒരു ഭാവം സ്തുതിക്കുന്നവനോട് വരിക. അതെന്താണോ അങ്ങനെ വരുന്നത്, ആ സ്തുത്യമായിരിക്കുന്ന ഈശ്വരന്റെ മഹത്വത്തെ ബോധ്യപ്പെടുമ്പോഴാണ്. ഭക്തിയുടെ ഒരു ഉയർന്ന നിലയാണ്. സാധാരണ മനുഷ്യന് സ്തുതിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം ഒരു പ്രത്യേക ഭാവം വരും. അതിനാണ് നമ്മൾ ഉറക്കം എന്ന് പറയുന്നത്. ലളിതാ സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ സഹസ്രനാമം ഇങ്ങനെ ചുണ്ടിക്കൂടി വന്നുകൊണ്ടേയിരിക്കും, ടേപ്പിൽ കൂടി വരുന്നില്ല. പക്ഷെ ആള് നല്ല ഉറക്കമായിരിക്കും, മനസ്സുകൊണ്ട് ഉറക്കമായിരിക്കും. ഉണർന്നു കഴിഞ്ഞ് തീർന്നു കഴിയുമ്പോൾ ചിലപ്പോൾ തോന്നും സമാധിയെപ്പോലുള്ള ഏതൊരു അവസ്ഥയെ പ്രാപിച്ചിരുന്നു, മന്ത്രം ചൊല്ലിയിട്ട് ഉയർന്ന സ്ഥാനത്തായിരുന്നു എന്ന് കരുതുകയും ചെയ്യും. സ്വന്തം അനുഭവം വെച്ച് ചിന്തിച്ചു നോക്കുക. അങ്ങനെയല്ല, അതെല്ലാം നമ്മൾ യാന്ത്രികമായിട്ട് ചെയ്യുന്ന സ്തുതിയും പ്രാർത്ഥനയുണ്ട്. കർശനമായി ആജ്ഞാപിച്ചിട്ടുണ്ട് ഇത്ര മണിക്ക് എണീക്കണം, എണീറ്റ് കഴിഞ്ഞാൽ പോയി സഹസ്രനാമം ചൊല്ലിയിരിക്കണം. അപ്പം അത് പാലിക്കാനുള്ള വ്യഗ്രത കൊണ്ട് പ്രതിബദ്ധത കൊണ്ട് പോയിരുന്ന് യാന്ത്രികമായിട്ട് ചൊല്ലുന്നത് അതും ഒരു സ്തുതിയാണ്. ചൊല്ലാതിരുന്നാൽ ചിലപ്പോൾ കഞ്ഞി കിട്ടത്തില്ല, അതും വരും. ഇതങ്ങനെയല്ല, ഇത് ഈശ്വരന്റെ മഹത്വത്തെ ബോധ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ അതിൽ നിന്നൊരു ഉൾവെളി ഒരു വെളിച്ചമുണ്ടായി. ഇപ്പോൾ സ്തുതി നിർത്താൻ പറ്റുന്നില്ല. താൻ അറിയാതെ തന്നെ വാക്ക് മനസ്സിൽ നിന്ന് വാക്കുകളായിട്ട് ഈശ്വര മഹത്വം പുറത്തേക്ക് വരികയാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇങ്ങനെ സ്തുതിക്കുന്നതാണ് ഉറക്കം വരത്തില്ല. അതുകൊണ്ട് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ സാധാരണ പറയുമല്ലോ പിച്ചും പേയും പറയുന്നു അതുപോലെ. പക്ഷെ പറയുന്നതെല്ലാം ഭഗവാന്റെ മഹത്വമാണ്, അത് ഉള്ളിൽ തട്ടി പറയുന്നതാണ്. അത് പറയാൻ കാരണം പലരും ചോദിക്കാറുണ്ട്, നേരത്തെ പറഞ്ഞ എന്തിനാണ് വീണ്ടും പറയുന്നത്, താനാണെങ്കിൽ ഇങ്ങനെയൊന്നും പറയത്തില്ലായിരുന്നല്ലോ എന്നുള്ള ഒരു ഭാവത്തിലാണ് പറഞ്ഞ്. വീണ്ടും ആവർത്തിക്കുന്നു, അപ്പോൾ ഇത് തെറ്റല്ലേ, ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമോ എന്നുള്ള രീതിയിൽ നമ്മുടെ ലൗകികമായ ഭാവങ്ങൾ കൊണ്ട് ഈ സ്തുതികളെ വിലയിരുത്താൻ പോയി കഴിഞ്ഞാൽ അതിന് തെറ്റും ശരിയുമൊക്കെ കാണും. ഇതങ്ങനെയല്ല, അർജുനൻ സ്വയം തന്നെ ഒരു ദിവ്യമായ ഭാവത്തിലേക്ക് ഉണർന്നു കഴിഞ്ഞു. അങ്ങനെ ഉണർന്നവരും മനസ്സിൽ നിന്ന് സഹജമായി വരുന്നതാണ്. ആ മനസ്സ് തന്നെ ഈശ്വരന്റെ മഹത്വത്തെ വാഴ്ത്തുന്നതാണത്. എന്നാ കേവലം തമസി ജഗത പിത, അങ്ങേ കേവലം ലോകപിതാവെന്ന് വിളിച്ചാൽ പോരാ, പൂജ്യസ്ഥ പൂജാർഹ, അങ്ങ് പൂജാർഹനാണ്. ഏതോ ഗുരു ഗരീയാൻ ഗുരുതരഹ, ഗുരുക്കന്മാരുടെയും ഗുരുവാണ്. ശ്രേഷ്ഠന്മാരിൽ വെച്ച് ശ്രേഷ്ഠനാണ്. കസ്മാത് ഗുരുതരത്വം ഇത്യ നജാത്വ സമഹത്തുല്യ അന്യോ അസ്ഥി. അർജുനൻ ഇതുവരെ കരുതിയിരുന്നത് ഇയാളും എനിക്ക് തുല്യനെന്നാണ്. ചിലർ പറയാറുണ്ടല്ലോ ഞാനും ബ്രഹ്മം ഗുരുവും ബ്രഹ്മം, നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം, ആ കസേരയിൽ നിന്നുകൊണ്ട് എനിക്കിരുന്നുകൂടെ, അദ്വൈതം ഒക്കെ പറഞ്ഞിട്ടെന്താ സമത്വം കാണിക്കാത്ത, നിങ്ങൾ ഉയരുന്ന കസേരയിരിക്കുന്നു എന്നെ താഴ്ന്ന നിലത്തിരുത്തുന്നു. ഇതൊക്കെ എന്താ ശരിയാണോ? അദ്വൈതമനുസരിച്ച് സമഭാവനയാണ് വേണ്ടത്. സർവപ്രാണികളിൽ ഒരേ ഈശ്വരനാണെന്ന് അറിഞ്ഞിട്ട് എന്തിനാ മേളിൽ കയറിയിരിക്കുന്നു, ഗുരുവായിരിക്കുന്നു എന്നൊക്കെ ചിലർ ചിന്തിക്കാറുണ്ട്, ചോദിക്കാറുമുണ്ട്. ഇവിടെ അർജുനനെ ഇതുവരെ അങ്ങനെയൊരു ഭാവത്തിലൊന്നും അല്ലെങ്കിലും കൃഷ്ണനെ തുല്യനായിട്ടാ കരുതിയിരുന്നു. ഇപ്പൊ പറയുന്നു, നാത്തോ സമഹതുല്യോ അന്യോസ്തി. ഇപ്പൊ എനിക്ക് ബോധ്യപ്പെട്ട് അങ്ങേക്ക് തുല്യനായിട്ട് ആരും തന്നെ ഇല്ല. ഈശ്വരദ്വയം സംഭവതി അനേക ഈശ്വരത്തെ വ്യവഹാര അനുഭവത്തേഹി. ശിഷ്യൻ കരുതുന്നത് പോലെ എന്താണ്? ഗുരുവും ബ്രഹ്മം, ഞാനും ബ്രഹ്മം, രണ്ട് ബ്രഹ്മങ്ങൾ, അത് സംഭവിക്കത്തില്ല. ഈശ്വരദ്വയ സംഭവതി അനേക ഈശ്വരത്തെ വ്യവഹാര അനുഭവത്തേഹി. രണ്ട് ഈശ്വരന്മാർ വന്നു കഴിഞ്ഞാൽ കുഴപ്പമാവും. ഗുരുവും ബ്രഹ്മമായി ശിഷ്യനും ബ്രഹ്മമായി കഴിഞ്ഞാൽ തകരാറാവും. ഒന്നുകിൽ ശിഷ്യൻ ഔട്ട് അല്ലെങ്കിൽ ഗുരു ഔട്ട്, രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കും, വ്യവഹാരം നടക്കാതെ പോകും. ഇപ്പൊ രണ്ട് ഈശ്വരന്മാർ വന്നു കഴിഞ്ഞാൽ രണ്ട് ഈശ്വരന്മാരും കൂടി ലോകത്തെ ഭരിക്കുന്ന കാര്യത്തിലെല്ലാം തർക്കമുണ്ടാവും, ഒരുപാട് കുഴപ്പങ്ങളുണ്ടാവും. നത്വസമഹ ഏവ തവത് അന്യോന സംഭൂതി. അങ്ങക്ക് തുല്യനായി എന്തായാലും മറ്റൊരാളില്ല, എന്തായാലും ഞാനല്ല എന്ന് അർജുനെ ബോധ്യപ്പെട്ട് ഉദയവ അന്യോ അഭ്യതിഹ. ഈശ്വരനേക്കാളും മഹത്വമുള്ളവനായി ആരാ ഉള്ളത്? നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ നിന്നെ പലപ്പോഴും പരാജയപ്പെടുത്തിയിട്ടുണ്ട്, കളി പറഞ്ഞ്, തമാശ പറഞ്ഞ്. നമ്മൾ ചിലരെ പരിഹസിച്ച് താഴ്ത്താറുണ്ടല്ലോ കളി തമാശയിൽ. അങ്ങനെ ഞാൻ പലപ്പോഴും മേൽക്കോയ്മ നേടിയിട്ടുണ്ട്, പരിഹാസങ്ങളെല്ലാം പറഞ്ഞിട്ട് ഭഗവാൻ അത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ മനസ്സിലായി ഞാൻ ഒരിക്കലും കേമനല്ല. അതൊരു നല്ല ക്വാളിറ്റിയാണ്, ആധ്യാത്മിക ഭാവങ്ങളിൽ ഒരിക്കലും കേമത്വമില്ല, അവിടെ എളിമയേ ഉള്ളൂ, താഴ്മയേ ഉള്ളൂ. പക്ഷെ എന്നാലും ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ചു പോകും നമ്മൾ കേമന്മാരാണ്, പ്രത്യേകിച്ചും ഭക്തന്മാരൊക്കെ കൂടി വരും. എന്തായാലും അവരെക്കാളൊക്കെ കേമരാണല്ലോ എന്ന് സ്വയം വിചാരിച്ചു പറയുന്നു. ഈശ്വരനേക്കാളും കേമനായിട്ട് ആരുമില്ല. ലോകത്രയേവി സർവസ്മിൻ, മൂന്ന് ലോകത്തിനും തിരഞ്ഞു നോക്കട്ടെ. അപ്രതിമ പ്രഭാവ, അങ്ങയുടെ പ്രഭാവം അനുപമമാണ്, ഉപമിക്കാൻ കഴിയത്തില്ല, അതിന് തുല്യമായിട്ടൊന്നുമില്ല. പ്രതിമീയതേ ഏയാ സ പ്രതിമ ന വിദ്യതേ പ്രതിമ യസ്യ തവ പ്രഭാവസ്യ സത്വം അപ്രതിമ പ്രഭാവ. ഇതിനോടൊപ്പം, ഇതിനോട് തുല്യമാണ് എന്ന് പറയാനൊന്നില്ല. അതാണ് അപ്രതിമ എന്ന് പറഞ്ഞത്. പ്രതിമ എന്ന് പറയുന്നത് അങ്ങനെ ഉപമിക്കാൻ പറ്റിയതിന്. ഞാൻ വിദ്യമേ പ്രതിമ യസ്യ, ഏതെന്തിനാണോ തുല്യമായി മറ്റൊന്നില്ലാത്തത്. എന്തിന്? തവപ്രഭാവസ്യ, അങ്ങയുടെ മഹത്വത്തിന്, അങ്ങയുടെ പ്രഭാവ അതിശയത്തിന്. ഹേ അപ്രതിമ പ്രഭാവ, നിരതിശയ പ്രഭാവ. അപ്പൊ ഈശ്വരന്റെ ഈശ്വരീയത എന്ന് പറയുന്നത് എന്താണ്? അത് ഈ ഓരോ സ്തുതി പദങ്ങളിലൂടെയും അർജുനൻ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു ഭാവനയോടുകൂടി വേണം ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാനെന്നാണ്. അല്ലാതെ അതിനെ ഒരിക്കലും ലഘൂകരിച്ച്, അതായത് അതിന്റെ ഗുരുത്വത്തെ കളഞ്ഞിട്ട് ഈശ്വരനെ താഴ്ത്തി ചിന്തിക്കരുത്. ഏറ്റവും മഹത്വം ഉള്ളതായിട്ട് തന്നെ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കണം. തന്നിൽ ലേശമെങ്കിലും അഹന്ത, അങ്ങനെയുള്ള ഭാവങ്ങളെല്ലാം ഉള്ളപ്പോൾ ഈശ്വരന്റെ മഹത്വം ഒരുവൻ കുറച്ച് കാണും. തന്റെ അഹന്ത കുറയുന്നതനുസരിച്ച് ഈശ്വരന്റെ മഹത്വത്തെ വലുതായി കാണും. അപ്പൊ ഈശ്വരന്റെ മഹത്വത്തെ വലുതായി കാണുന്നവന് അവനെപ്പോഴും സ്വയം എളിമയുള്ളവനായി തന്നെ ഇരിക്കും. അവന്റെ വ്യവഹാരങ്ങളിൽ, മറ്റുള്ളവരുടെ ഇടപെടലുകളിൽ, ലോകത്തിൽ അവൻ തന്നെ വെളിപ്പെടുത്തുന്നതിലെല്ലാം പൂർണ്ണമായ എളിമയായിരിക്കും കാണുന്നത്. ആ ഒരു കാര്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. പിതാസ്യ ലോകസ്യ ചരാചരസ്യ തമസ്യ പൂജ്യസ്യ ഗുരുഗരീയാൻ നത്തസമോസ്ത്യഭ്യധികകുതോന്യോ ലോകത്രയേപ്യ പ്രതിപപ്രഭാവ തസ്മാത് പ്രണമ്യ പ്രണിധായ കായം പ്രസാദയേത്വാ മഹമീശ മീഢ്യം പിതേവ പുത്രസ്യ സഖേവ സഖ്യു പ്രിയപ്രിയാർഹസി ദേവസോഢം യദേവം തസ്മാത് പ്രണമ്യ നമസ്കരിച്ച. അർജുനൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്, നമസ്കാരം. വേറൊന്നും ചെയ്യാനില്ല, പറയാനില്ല. പ്രണിധായ പ്രകർഷീണ നീചീർദ്ധീർത്വ കായം ശരീരം, തന്റെ ശരീരത്തെ പ്രകർഷമായി താഴെയാക്കിയിട്ടെന്നർത്ഥം. അതായത് താനെന്ന് പറയുമ്പോൾ സാധാരണ തന്റെ ആ വ്യക്തിത്വം താൻ അത് ലോകത്തിൽ മറ്റേതിനേക്കാളും താഴെയാണെന്നാണ് ഒരു ഭക്തൻ കരുതുന്നു. ഇന്ന് പുതിയ തലമുറയിൽ ലോകത്തിൻ്റെ ഒരു മാറ്റം കൊണ്ടുമായിരിക്കും ഇവിടുത്തെ കാര്യം ഞാൻ പറയുന്നു. ഇനി അത് പറഞ്ഞാലും മയക്കുന്ന ഓഫീസുകളായിരുന്നു, അവിടുത്തെ പന്മനാശ്രമത്തിൻ്റെ കാര്യമാണ്. പുതിയ സ്വാമിമാർ പുതിയ ബ്രഹ്മചാരികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു മമ്മൂട്ടി സ്റ്റൈലാണ് ഇഷ്ടം. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ സ്വാമിയായത് നിങ്ങളാരും അറിഞ്ഞില്ലേ എന്നുള്ളൊരു ഭാവത്തിലാണ് സമൂഹത്തിലേക്ക് നോക്കുന്നത്. എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം, തന്നെ പല വിശേഷതകളുമുണ്ട്. അപ്പോൾ അതൊരു പുതിയ പ്രൊഫഷൻ പോലെ, സന്യാസം IAS IPS പോലെയൊക്കെയാണ്. അതൊന്നും പാടില്ല എന്നാണ്. പ്രകർഷീണ നീചീർദ്ധൃത്വ കായം ശരീരം, തന്റെ ശരീരത്തെ പൂർണമായി തറയിലിട്ടെന്നാണ്. എന്നുവെച്ചാൽ താൻ ഒന്നുമല്ലാത്തവനായി നമസ്കാരം കൊണ്ട് അതാ ഉദ്ദേശിക്കുന്നു. ലോകത്തിന്റെ മുമ്പിൽ പ്രകടിപ്പിക്കാനായിട്ട് തന്നിൽ ഒന്നുമില്ല, അമ്പട ഞാൻ എന്നൊരു ഭാവമുണ്ടല്ലോ ലോകത്തിന് മുമ്പിൽ നമ്മൾ പ്രദർശിപ്പിക്കുന്ന ഭാവം, അത്തരം ഒരു ഭാവങ്ങളുമില്ലാതെ. പ്രസാദയെ പ്രസാദം കാരേ, അങ്ങനെയാണ് ഭഗവാനെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒരു തരത്തിലുള്ള അഭിമാനങ്ങളില്ലാതെ മറ്റ് പലതരത്തിലുള്ള അഭിമാനങ്ങളും വന്നുകൂടും. സ്വാമിയായാൽ തന്നെ സ്ഥാനമാനങ്ങളിലുള്ള അഭിമാനങ്ങൾ, അത് പിന്നെ ലോകത്തിന് ബോധ്യപ്പെടുത്തണമെന്നും സമ്പത്തിലുള്ള അഭിമാനം, അത് ബലത്തിലുള്ള അഭിമാനം, ഇതെല്ലാം പ്രസാദയെ പ്രസാദം കാരേ, ഇതെല്ലാം കളഞ്ഞിട്ട് എന്താണ് ഞാൻ അങ്ങേ പ്രസാദിപ്പിക്കുന്നു. ഇതെല്ലാം വളരെ കൂടുതൽ ഉണ്ടായിരുന്ന ആളാണ് അർജുനൻ. അതുകൊണ്ട് നീചീർദ്ധൃത്വ പറയുന്നു, തന്റെ ശരീരത്തെ തന്റെ വാക്കായ മനസ്സുകളെ അതിന്റെ വ്യാപാരങ്ങളെല്ലാം പൂർണ്ണമായും നിലത്തടിച്ചിട്ട് എന്നാണ്, ഭൂമിയിലേക്ക് പതിപ്പിച്ചിട്ട് താൻ ഒന്നുമല്ലാത്തവനായി തീർന്നിട്ട് ഞാൻ അങ്ങേ പ്രസാദിപ്പിക്കുന്നു. അഹന്തയുടെ ഏതെങ്കിലും ഒരു ഭാവം വെച്ചുകൊണ്ട് ഈശനെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ത്വാം അഹം ഈശം ഈശിതാരം ഈഢ്യം സ്തുത്യം, അങ്ങ് സ്തുത്യനാണ്. ഈ മനുഷ്യനെപ്പോഴും തൻ്റെ ഈ ഭാവങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നത് എവിടെയാ? അറിവില്ലാത്തവരുടെ മുമ്പിലാണ്. താൻ ദേവനാണെന്നൊക്കെ ഭാവിക്കുന്നത് എല്ലാം അറിവില്ലാത്തവരുടെ മുമ്പിലാണ്. അറിവിലുള്ളവനത് കാണുമ്പോഴൊക്കെ പെട്ടെന്ന് തിരിച്ചറിയും. അതുകൊണ്ടത് കാണിച്ചിട്ട് കാര്യമില്ല. ബോധമുള്ളവനെന്ത് ചെയ്യും? അത്തരം ഒരു ഭാവങ്ങളും പ്രകടിപ്പിക്കത്തില്ല, അഭിമാനപൂർവകമായ ഒരു ഭാവങ്ങളും പ്രകടിപ്പിക്കത്തില്ല. സന്യാസിയുടെ കാര്യം പറയേണ്ടതുമില്ല. ത്വം പുനഃ പുത്രസ്യ അപരാധം പിതാ യഥാക്ഷമതേ സർവം സഖേവച സഖ്യു അപരാധം യഥാവാ പ്രിയായാഹ അപരാധം പ്രിയേക്ഷമതേ ഏവമർഹതി ഹേ ദേവ. അർജുനൻ മനസ്സിലായി, താൻ പല അഭിപ്രായങ്ങളും കാട്ടിയിട്ടുണ്ട്, പല തന്റെ ഡമ്പും അഹങ്കാരവും എല്ലാം പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഇനി ഞാനത് പ്രകടിപ്പിക്കത്തില്ല. ത്വം പുനം പുത്രസ്യ അപരാധം പിതാ യഥാക്ഷമതേ, പുത്രന്റെ സർവാപരാധങ്ങളും പിതാവ് ക്ഷമിക്കുന്നു. അതുപോലെ സഖേവ സഖ്യു, ഒരു സുഹൃത്ത് നല്ല സുഹൃത്താണെങ്കിൽ തന്റെ സുഹൃത്തിന്റെ അപരാധത്തെ ക്ഷമിക്കുന്നു. ഇവിടെയിപ്പം നമ്മൾ സുഹൃത്തുക്കളായിരുന്നു അല്ലെങ്കിൽ അതിന്റെ പിതാവാണ്. യഥാവാ പ്രിയായ അപരാധം പ്രിയക്ഷമതേ, ഭാര്യയുടെ അപരാധങ്ങളെല്ലാം ഭർത്താവ് ക്ഷമിക്കുന്നു, അവൾ തനിക്ക് പ്രിയപ്പെട്ടവളായതുകൊണ്ട്. അപ്പൊ സ്നേഹം ഉള്ളിടത്ത് കുറ്റങ്ങളെല്ലാം ക്ഷമിക്കുന്നു എന്നർത്ഥം. ഏവം രഹസ്യേ ദേവാസൂഢം പ്രസഹിതം ക്ഷന്തും. അതുകൊണ്ടുതന്നെ എല്ലാ അപരാധങ്ങളും ഇതുവരെ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ സമസ്ത അപരാധങ്ങളും പൊറുക്കണം എന്ന് നമ്മൾ സാധാരണ പറയുന്ന പോലെ പറയണം. അങ്ങനെല്ലാം ഒന്ന് ക്ഷമിക്കണം. ഇതിൽ കൂടുതൽ ഇനി അർജുനൊന്നും പറയാനില്ല. സർവം അവിടെ സമർപ്പിച്ചു കഴിഞ്ഞു. തസ്മാത് പ്രണമ്യ പ്രണിധായ കായം പ്രസാദയേ ത്വാം അഹമീശമീഠ്യം പിദേവ പുത്രസ്യ സഖേവ സഖ്യുഃ പ്രിയപ്രിയാർഹസി ദേവസോഢം ആദിഷ്ടപൂർവം ഹർഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ച പ്രമ്യധിതം മനോമേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ അദൃഷ്ടപൂർവം ന കഥാചിതവി ദൃഷ്ടപൂർവം ഇതം വിശ്വരൂപം തവ മയാ അന്യർവ തദഹം ദൃഷ്ട്വാ ഹർഷിതോസ്മി. അദൃഷ്ടപൂർവമായ രൂപം മുന്നാരും മുമ്പിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്തതായ ഈ വിശ്വരൂപത്തെ പറയുന്നു മയാ അന്യർവ, ഞാനോ മറ്റാരെങ്കിലുമോ അത് കണ്ടിട്ടെന്താണ് ഹർഷിതോസ്മി, ഞാൻ വളരെ ഇഷ്ടനായിരിക്കുന്നു, തുഷ്ടനായിരിക്കുന്നു. നേരത്തെ പറഞ്ഞു ഭയമുണ്ടെന്ന്, ഇപ്പോ സന്തോഷം എന്തുകൊണ്ട് പറഞ്ഞു, അതും അടുത്ത് പറയുന്നുണ്ട് ഭയേനച്ച പ്രമിതിതം മനോമേ. സമ്മിശ്രമായ വികാരങ്ങളാണ് അർജുനന്റെ മനസ്സിൽ വരുന്നത്. ചിലപ്പോ ഹർഷം തോന്നും, അറിയാതെ തന്നെ ഭയവും വരും. കാരണം ഈ കാണിച്ചു കൊടുത്ത് പൂർണ്ണമായും താങ്ങുന്നതിനുള്ള ശക്തി അർജുനനില്ല. എന്നാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കുറെയൊക്കെ താങ്ങി നിൽക്കുകയാണ്. അത് തദേവ മേ മമ ദൃശ്യഹേ ദേവ രൂപം സഖം. അതുകൊണ്ട് തദൈവമേ ദർശിയ ദേവരൂപം, ആ രൂപത്തെ തന്നെ ഇന്ന് കാണിച്ചു തരിക. വളരെ സൗമ്യമായ ശാന്തമായ രൂപം, ചക്രഹസ്തനായ ഗദാധരനായിരിക്കുന്ന രൂപം. യത്മസഖം പ്രസീദ ദേവേശ അങ്ങനെ ഗ്രഹിക്കൂ ജഗന്നിവാസ ജഗതോ നിവാസോ ജഗന്നിവാസ. ഏതാണ് ആ രൂപം എന്നടുത്ത് പറയുന്നു. അദൃഷ്ടപൂർവം ഹർഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ച പ്രമ്യധിതം മനോമേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ കിരീടിനം ഗദിനം ചക്രഹസ്തം ഛാമി ത്വാം ദ്രഷ്ടുമഹം തഥൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ കിരീടിനം കിരീടവന്തം കിരീടത്തോടുകൂടിയിരിക്കുന്ന നിന്റെ രൂപം തഥാ ഗദിനം ഗദാവന്തം ചക്രഹസ്തം ചക്രധാരിയായിരിക്കുന്ന നിന്റെ രൂപം ഇച്ഛാമി ത്വാം പ്രാർത്ഥയേ ത്വാം ദൃഷ്ടം ആ ഒരു രൂപത്തിൽ അങ്ങേ കാണുന്നതിന് ഞാൻ അർത്ഥിക്കുകയാണ്. തഥൈവ പൂർവത് സംശയിക്കും, മുമ്പെങ്ങാനും ഇങ്ങനെ ഒരു രൂപത്തെ കാണിച്ചോ? അപ്പോ ആ വിശ്വരൂപ ദർശനത്തിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് കിരീടം ഗദ ഇങ്ങനെയൊക്കെയുള്ള രൂപം കണ്ടു തുടങ്ങിയതായിട്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ അതങ്ങ് മാറി ഭീഷണമായ രൂപത്തിലേക്ക് വന്നു. അങ്ങനെ ഒരു രൂപത്തിൽ അവിടെ നിന്നില്ല. പക്ഷേ അർജുനന്റെ ഒരു ചെറിയ ദർശനം ഉണ്ടായി. അല്ലെങ്കിൽ അർജുനൻ ഈ രൂപത്തെക്കുറിച്ച് അറിയാം. വിഷ്ണുവിന്റെ ശാന്തമായ രൂപത്തെക്കുറിച്ച് അർജുനൻ കേട്ടിട്ടുണ്ട്, പുരാണങ്ങളിൽ നിന്നും ഇതിഹാസങ്ങളിൽ നിന്നും എല്ലാം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ പഴയ രൂപം എന്ന് പറയുന്നു മനുഷ്യനെ പേടിപ്പെടുത്താത്ത രൂപം, അനുഗ്രഹിക്കുന്ന രൂപം. ഇതേവം തസ്മാ തേനൈവ രൂപേണ വസുദേവ പുത്ര രൂപേണ, ആ രൂപം കൊണ്ട് വസുദേവ പുത്രന്റെ വൈഷ്ണവരൂപം ചതുർഭുജേന. വസുദേവപുത്രന് നാല് കയ്യിലല്ല, രണ്ട് കൈ ഉണ്ടായിരുന്നു. പക്ഷെ ആ ചതുർഭുജ രൂപം നിജശാന്തമായ രൂപം ഏ സഹസ്രബാഹു. പിന്നെ വസുദേവ പുത്രന് ചതുർഭുജ രൂപം എന്ന് പറയുന്നതിന് ഒരു കാര്യമുണ്ട്. ശ്രീകൃഷ്ണൻ ജനിച്ച സമയത്ത് സ്വന്തം അമ്മയെ കാണിച്ചു കൊടുത്ത രൂപം ചതുർഭുജ രൂപമാണ്. അതും പ്രസിദ്ധമാണ്. ശ്രീകൃഷ്ണന്റെ കഥകളെല്ലാം എല്ലാവർക്കും അറിയാം. അർജുനനും അത് കേട്ടിട്ടുണ്ട്. ജനിച്ച സമയത്ത് തന്നെ അമ്മയെ ചതുർബാഹുവായി തന്റെ രൂപത്തെ പ്രകടമാക്കിയ കഥ. അതുദ്ദേശിച്ചുമാകാം നിന്റെ ആ രൂപം ചതുർഭുജ രൂപം എന്ന് പറയുമ്പോൾ അത് പ്രസിദ്ധമാണ്. അർജുനൻ നേരിട്ട് കണ്ടില്ലെങ്കിലും മറ്റുള്ളവർ പറഞ്ഞറിയാം കൃഷ്ണൻ ഇങ്ങനെ ഒരു രൂപം കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. എന്നാൽ പിന്നെ നേരത്തെ തന്നെ അറിയണ്ടേ ഭഗവാനാണെന്ന്. അത് പറയുന്നുണ്ട് പല സന്ദർഭങ്ങളും അർജുനനിത് അറിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ അറിഞ്ഞാൽ അല്പസമയം മനസ്സിൽ നിൽക്കും, മറന്നു പോകും. നമ്മളെപ്പോലെ തന്നെ അങ്ങനെ അർജുനൻ മറന്നുപോയതാണ്. പലതവണ ബോധ്യപ്പെട്ടിട്ടും അത് അർജുനന് മാത്രമല്ല ദുര്യോധനൻ വരെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത് ഭഗവാനാണെന്ന്, പക്ഷെ മറന്നുപോയി. ധൃതരാഷ്ട്രം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, മറന്നുപോയി. ശിഷ്ടന്മാരെയും ദുഷ്ടന്മാരെയും ഭക്തന്മാരെയും എല്ലാവരെയും ബോധ്യപ്പെടും. എന്തിന് സ്വന്തം അമ്മയെ പോലും ഇത് കാണിച്ചു കൊടുത്തു, പിന്നെ അത് മറന്നുപോയി. അമ്മയും പലതവണ ബോധ്യപ്പെടുത്തിക്കൊണ്ടിട്ടുണ്ട് താൻ വിഷ്ണുവാണെന്ന്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. പിന്നെ വേറെ ഏതെങ്കിലും ഒരു സന്ദർഭമെങ്കിലും വീണ്ടും ഓർക്കും. ഈശ്വരീയമായ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. ഈശ്വരതത്വം അതാണ്. അധ്യാത്മ വിഷയമേ അങ്ങനെയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത അതാണ്. അത് കൂടുതൽ സമയം മറന്നേയിരിക്കത്തുള്ളൂ. അതുകൊണ്ട് അർജുനൻ, പക്ഷെ ഈ സന്ദർഭത്തിൽ അർജുനന് പലതും ഓർമ്മ വരികയാണ്. കാരണം ഭഗവാന്റെ അനുഗ്രഹത്തിൽ തന്നെ നിൽക്കുകയാണിപ്പം. വാർത്തമാനികേന വിശ്വരൂപേണ ഭവഹേ വിശ്വമൂർത്തെ ഉപസംഹൃത്യ വിശ്വരൂപം തേനൈവ രൂപേണ വസുദേവപുത്ര രൂപേണ ഭവ. ഭവ വസുദേവന്റെ പുത്രനായി നീ ജനിച്ച രൂപമുണ്ടല്ലോ ചതുർഭുജ രൂപം, ആ രൂപത്തിൽ നിന്നാൽ മതി, ഇനി എനിക്കിത് കണ്ട് സന്തോഷിക്കാനും ദുഃഖിക്കാനും ഒന്നും വയ്യ എന്നാണ്. അർജുനൻ തളർന്നുപോയി, വേർത്തുപോയി. കിരീടിനം ഗദിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദ്രഷ്ടുമഹം തഥൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ. ശ്രീ ഭഗവാനുവാച മയാ പ്രസന്നേന തവാർജുനേതം രൂപം പരം ദർശിതമാത്മയോഗാത് തേജോമയം വിശ്വമനന്തമാദ്യം എന്മേ തദന്യേന ദൃഷ്ടപൂർവം അർജുനം ഭീതമുലഭ്യ ഉപസംഹൃത്യ വിശ്വരൂപം പ്രിയവചനേന അശ്വാസിയൻ ശ്രീ ഭഗവാൻ വാച. അർജുനൻ ഭയന്നിരിക്കുന്നതായിക്കൊണ്ട് അർജുനന് ഇത് കാണുന്നതിനുള്ള ശക്തി കൊടുത്തെങ്കിലും ആ ശക്തി തീരാറായി. ശക്തി കൊടുക്കുന്ന ശക്തിക്ക് ഒരു പരിമിതിയുണ്ട്. അപ്പൊ ആ ശക്തി കുറഞ്ഞു തുടങ്ങി. ഇനി അർജുനന് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല എന്ന് ഭഗവാനും മനസ്സിലായി. ആണ് വിശ്വരൂപം കാണാൻ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ടാവും, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു കുഴപ്പം വരും. ഒന്ന് കാണുന്നതിന് അനുഗ്രഹം വേണം, പിന്നെ അതോടൊപ്പം ശക്തി വേണം. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശക്തി അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ സംഗതി പ്രയാസത്തിലാവും. ഇത് അർജുനനെ സംബന്ധിച്ച് ഭഗവാൻ മനസ്സിലാക്കി. അതുകൊണ്ട് എന്ത് ചെയ്തു? ഉപസംഹൃത്തി വിശ്വരൂപം, പെട്ടെന്ന് തന്നെ ആ രൂപത്തെ അങ്ങ് തിരിച്ചെടുത്തു. അർജുനനെ സാന്ത്വനിപ്പിക്കുകയാണ്. പ്രിയവചനേന ആശ്വാസേൻ, അർജുനനെ ശാന്തമായ സമാധാനപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട് ഭഗവാൻ വാച മയാ പ്രസന്നേന പ്രസാദോ നാമ ത്വയി അനുഗ്രഹബുദ്ധി. നിന്നിലുള്ള അനുഗ്രഹബുദ്ധിയുണ്ട്. കാരണം അർജുനൻ ഭഗവാൻ പറയുന്നതെല്ലാം കേൾക്കാൻ തയ്യാറായി. മാത്രമല്ല അർജുനനിൽ ജിജ്ഞാസയുണ്ടായി, ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതുമാത്രമല്ല ഭഗവാന് ബോധ്യപ്പെട്ട് ഇവൻ തന്നെ തിരിച്ചറിയുന്നുണ്ട്, തന്റെ മഹത്വത്തെ മനസ്സിലാക്കുന്നുണ്ട്. അതാണ് വിഭൂതികളെ കുറിച്ച് ചോദിച്ചത്. എന്നിട്ട് അർജുനൻ തന്നെ ബോധ്യപ്പെട്ട് കാര്യങ്ങൾ പറയാനും തുടങ്ങി. അപ്പോൾ ഭഗവാനും അർജുനന് പൂർണ്ണമായ പ്രീതി ഉണ്ടായി. മുമ്പ് തന്നെ പ്രിയപ്പെട്ടവനാണ്, ഇപ്പോൾ അതാ പ്രീതി കൂടി. അതുകൊണ്ട് എന്ത് ചെയ്തു? തദ്വദാ പ്രസന്നേന മയ, പ്രസന്നനായി, തവ ഹേ അർജുന ഇതം പരം രൂപം വിശ്വരൂപ ദർശനം, നിനക്ക് ഞാൻ ഈ പരമമായ വിശ്വരൂപത്തെ മറ്റു പലർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും അവിടെ നിന്നും ഇത്രയും പൂർണ്ണമായൊരു രൂപത്തെ ഭഗവാൻ കാണിച്ചു കൊടുത്തിട്ടില്ല. അതാണ് പരമമായ രൂപം എന്ന് പറഞ്ഞത്. ആത്മയോഗാദാത്മന ഐശ്വര്യസ്യ സാമർഥ്യ, ഇതെങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ, ഏതാം വിഭൂതിം യോഗം ച പശ്ചിമേ യോഗം ഐശ്വര്യം. എന്റെ വിഭൂതികളെയും യോഗത്തെ, വിഭൂതി ആർക്കും പറയാം, ഞാൻ സൂര്യനാണ് ചന്ദ്രനാണെന്നൊക്കെ ആർക്കും പറയാം, പക്ഷേ യോഗം ആരുടെ കയ്യിലും കാണത്തില്ല. അത് ഭഗവാന്റെ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട്? ആ വിഭൂതിയെ പ്രകടിപ്പിക്കാനും മറ്റൊരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഉള്ള സാമർഥ്യം, അതാണ് യോഗം. ആ യോഗത്താൽ ഭഗവാനും വിഭൂതിയും യോഗം എന്ന് പറഞ്ഞു, അർജുനനും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആ വിഭൂതിയും യോഗവും രണ്ടും കാണണം. ഭഗവാൻ രണ്ടും വെളിപ്പെടുത്തി കൊടുത്ത് ആ സാമർഥ്യം കൊണ്ട് തേജോമയം, തേജപ്രായം, വിശ്വസമസ്തം, അനന്തം, അന്തരഹിതം, ആദൂഭവം, ആദ്യം യദ്രൂപം മേ മമ തത് അന്യേന തത്വ അന്യേന കേനചിത് എന്ന ദൃഷ്ടപൂർവം. എന്റെ ആ തേജോമയമായ രൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? മായാമയമായിരിക്കുന്ന രൂപം, തേജപ്രായം. ഈശ്വരൻ ഇവിടെ വെളിപ്പെടുത്തിയത് മായാമയമായ ഒരു രൂപമാണ്. ഈ പ്രപഞ്ചം എന്താ? ഈ പ്രപഞ്ചത്തിന്റെ ഭാഗങ്ങളല്ല, ഭാവങ്ങളല്ല, വിശ്വം സമസ്തം ഈ ലോകത്തെയല്ല. ഈ ലോകം അർജുനനറിയാം, അത് ഭഗവാൻ വെളിപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല. അനന്തം, അന്തരഹിതം, ആദൂഭം, ആദ്യം, യദ്രൂപം മേ മമ, ഈ ഒരു രൂപത്തെ, എന്റെ ഈ പ്രപഞ്ച രൂപത്തെ എല്ലാവർക്കും അറിയാം, പക്ഷെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തിയ ഈ മായാമയമായ രൂപത്തെ ത്വത് അന്യേന ത്വത്വ അന്യേന കേനച്ച് എന്ന ദൃഷ്ടപൂർവം, നീ അല്ലാതെ ഈ ലോകത്തിൽ മറ്റൊരുവനും കണ്ടിട്ടില്ല. സഞ്ജയം കണ്ടതോ വ്യാസം കണ്ടതോ എന്നൊന്നും ചോദിക്കരുത്. ഭഗവാൻ കാണിച്ചു കൊടുത്ത രീതിയിൽ ഭഗവാന്റെ ദിവ്യമായ ചക്ഷസ് കൊണ്ട് കണ്ട രീതിയിൽ മറ്റാരും കണ്ടിട്ടില്ല. മറ്റവരെല്ലാം കാണുന്നത് ഇങ്ങനെ അർജുനന്റെ വെളിപ്പെടുത്തലിലൂടെയാണ്. അർജുനൻ പറഞ്ഞല്ലോ, ഞാനിതാ ഇന്നതിന്നതൊക്കെ കാണുന്നുണ്ട്. അതിലൂടെയാണ് മറ്റുള്ളവരെല്ലാം അത് അതിന്റെ പൂർണ്ണരൂപത്തിൽ മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരു ഈഷദ് ദർശനം, അല്പദർശനം മറ്റ് പലർക്കും ഉണ്ടായിട്ടുണ്ട്. അത് ഭക്തന്മാർക്ക് മാത്രമല്ല, ദുഷ്ടനായ ദുര്യോധനൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ അദൃഷ്ടപൂർവം എന്ന് പറയുന്നത് അതിന്റെ പൂർണ്ണതയെ കണക്കിലെടുത്തുകൊണ്ടാണ്. പക്ഷെ അതിന്റെ പൂർണ്ണരൂപത്തിൽ മറ്റാരും കണ്ടിട്ടില്ല. ഒരേ സമയം ഭയപ്പെടുത്തുകയും അതേ സമയം സന്തോഷിപ്പിക്കുകയും അനുരഞ്ജിപ്പിക്കുകയും പേടിച്ചോടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ഈ മായാമയ രൂപം അർജുനൻ കണ്ടതുപോലെ മറ്റാരും കണ്ടിട്ടില്ല എന്ന് ഭഗവാൻ പറയുന്നത് സത്യമാണ്. അതാണ് ഭഗവാൻ പറയുന്നത് തന്റെ ആ രൂപത്തിന്റെ സവിശേഷതയെക്കുറിച്ച്. അർജുനൻ മാത്രം കണ്ടു എന്നുള്ളതാണ് അതിന്റെ ഒരു സവിശേഷത. മറ്റ് കണ്ടവരാരും അത് ശരിക്കും കണ്ടിട്ടില്ല എന്നാണ് അതിന്ന് വ്യക്തമാണ്. കാരണം ആ രൂപത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ പലരും അതിനെ കാണുകയും സ്തുതിക്കുകയും ചെയ്യുന്നതായിട്ട് പറഞ്ഞു. പക്ഷെ ആ കാഴ്ചയൊന്നും പൂർണ്ണമല്ല. മയാ പ്രസന്നേന തവാർജുനേതം രൂപം പരം ദർശിതം ആത്മയോഗാത് തേജോമയം വിശു അനന്തമാദ്യം എന്മേ തദന്യേന ദൃഷ്ടപൂർവം. ന വേദ യജ്ഞാധ്യനേർന ദാനേർ ന ചക്രിയാഭിർന്ന തപോഭിരുഗ്രൈഹി ഏവം രൂപശക്യ അഹം നിർലോകേ ദ്രഷ്ടം തദന്യേന കുരു പ്രവീര മാ ദേവ്യധാമാജ വിമൂഢഭാവോ ദൃഷ്ട്വാരൂപം ഘോരമീദൃങ്മമേദം വ്യപേദഭി പ്രീതമനാ പുനസ്ത്വം തദേവ മേ രൂപം ഇദം പ്രപശ്യ. Thank you.